അധികരണം പത്ര സൂത്ര 24. ജ്യോതിഹി ചരണ വിധാനാ ജ്യോതിരധികരണം. ഇവിടെ പറയുന്ന എന്താണ് ജ്യോതി എന്ന് പറയുന്നുകൊണ്ട് ബ്രഹ്മം എന്ന് സ്വീകരിക്കാൻ പാടില്ല. ജ്യോതി ശബ്ദം വെളിച്ചം, പ്രകാശം, തേജസ് എന്നാണ് അർത്ഥം. വളരെ വ്യക്തമായും ജ്യോതിസ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അത് വിട്ടിട്ട് അഗ്നിയാദി ജ്യോതികൾ എന്നുള്ള അർത്ഥത്തെ വിട്ടിട്ട് ബ്രഹ്മം എന്ന് എടുക്കുന്നത് ശരിയല്ല. അനുസരമില്ല വിവാദം വന്നു. ഒരു ശബ്ദത്തിന്റെ പ്രസിദ്ധമായ അർത്ഥം അത് ജ്യോതി എന്ന് പറയുന്നതിന് പകരം ബ്രഹ്മം എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ തർക്കമില്ല. ഇപ്പൊ ജ്യോതി എന്ന് പറഞ്ഞു, ഉപാസനയും പറഞ്ഞു. അപ്പൊ എന്തിനു ഉപാസിക്കണം? ജ്യോതിഷനാണോ ബ്രഹ്മത്തെയാണോ? ഇവിടെ സിദ്ധാന്തി പറയുന്നു ബ്രഹ്മത്തെയാണ് ഉപാസിക്കേണ്ടത്. അതല്ല എന്നുള്ളതിന് ഓരോ വ്യക്തി പറയുന്നു. ഇതം വവ തദ്ദിതം അസ്മിൻ അന്തപുരുഷേ ജ്യോതി ഇതിജ കൗക്ഷേ ജ്യോതിഷി പരം ജ്യോതിർ അധ്യസ്യമാനം ദൃശ്യത്തെ. ജ്യോതിസ് എന്ന് പറയുന്നുണ്ട് തേജസ്സാണ് ബ്രഹ്മമല്ല. എന്തുകൊണ്ട്? ഇതം ബാവ തദ്ദിതം അസ്മിൻ അന്തപുരുഷേ ജ്യോതി, ഈ പുരുഷന്റെ ഉള്ളിലുള്ള ജ്യോതി, താൻ അനുഭവിക്കുന്ന ജ്യോതിസ്, ഇതെന്ന് പറയുമ്പോൾ താൻ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. എന്താണ് ജാഠരാഗ്യം? ഉള്ളിലെ അച്ചുകൂട് അന്നത്തെ ദഹിപ്പിക്കുന്ന ആ ജ്യോതിസ്. ഇത് കൗക്ഷയെ ജ്യോതിഷി, കുക്ഷിയിലുള്ള ജ്യോതിസ്, ആ വയറ്റിലുള്ള ജ്യോതിസ്, ആ വയറ്റിലുള്ള അഗ്നി, അത് പരംജ്യോതിർ അധ്യസ്യമാനന്ദ. അതിൽ പറയുന്നു ആ ജ്യോതിസ് ഈ ബാഹ്യമായ ആദിത്യ ജ്യോതിസ് തന്നെയാണ്. ബാഹ്യമായി കാണുന്ന ആ ആദിത്യ ജ്യോതിസ് തന്നെയാണ് ഉള്ളിലെ ജ്യോതിസ്. അപ്പോൾ ഉള്ളിൽ ജാഠരാഗ്നിയെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം? അതാണ് അന്നത്തെ ദഹിപ്പിക്കുന്നത്. ബാഹ്യമായ ഒരു അഗ്നിയുണ്ട്, അതിനെ കുറിച്ചും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇങ്ങനെ ഇവിടെ തീർത്തും പറഞ്ഞിരിക്കുന്നു. പറയുന്നു ദിവപ്രസ്ഥ ദേപി ദേദീപ്യമാന സൂര്യാദി തേജോ അവയ വിശേഷം തസ്യ പരിഗ്രഹ ഉപാസനാർത്ഥം ബാഹ്യമായി പ്രകാശിക്കുന്ന സൂര്യാദി തേജസ് അതിൻ്റെ ഒരു ഭാഗത്തെ ഉപാസനയ്ക്ക് വേണ്ടി സ്വീകരിക്കാം. സൈവ കൗക്ഷേയ ജ്യോതിഷ ഉപാസ അത് തന്നെയാണ് വയറ്റിനുള്ളിലിരിക്കുന്ന ജ്യോതിഷ്. എന്തുകൊണ്ട് തസ്യാവി തേജസ്വ ഇപ്പൊ ബാഹ്യമായ തേജസ് നടക്കുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല, അതിനെ ഉപാസിക്കുന്ന ഇന്ന രീതിയിലൊന്നില്ല. വാക്കിന് അധ്യയനമായി ഉപാസിക്കാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ ബാഹ്യമായ തേജസ് അതാണ് തന്റെ ഉള്ളിലിരിക്കുന്നതെന്ന് ഉപാസിക്കാൻ പറഞ്ഞു. ഉപാസനയ്ക്ക് ഫലങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്രദേശവിശേഷ പരിഗ്രഹന വിരുദ്ധി നിഷ്പ്രദേശസ്യാവി ബ്രഹ്മണ പ്രദേശവിശേഷ ഭാഗിനി എന്ന് പറഞ്ഞ് സർവത പൃഷ്ടേഷു അനുത്തമേഷു ഉത്തമേഷു ലോകേഷു ഇത് ആധാരഭൂത്വശ്രുതി കാര്യജ്യോതിർഷ്യപ്യബോധ്യേതര കാര്യജ്യോതിസിലാണ് അതിനെ സംബന്ധിച്ച് പറയാം. സർവത പൃഷ്ടേഷു അനുത്തമേഷു ഉത്തമേഷു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് അത് കാര്യജ്യോതിസിനും യോജിക്കുന്നതാണ്. ഇതം അവ തദ്ദിതമസ്മിൻ അന്തപുരുഷേ ജ്യോതിഹി ദിവ്യകൗക്ഷേ ജ്യോതിഷി പരഞ്ജ്യോതിരധ്യസ്യമാനം ദൃശ്യത അങ്ങനെ പറയുന്നിടത്തും എന്താണോ ആ ബാഹ്യമായ ജ്യോതിസിനെ തൻ്റെ ഹൃദയം എന്റെ കൂടെ പറയുന്ന കുക്ഷിയിൽ വയറ്റിൽ ഉള്ള ജാഡരാഗിനി അധ്യസിക്കുന്നു ആരോപിക്കുന്നു. അത് ഭൗതികാഗ്നിയാണ്. സാരൂപ്യ നിമിത്ത അധ്യാസ ഭവന്ത് എന്തുകൊണ്ടും സർവത്ര അധ്യാസം ആരോപണം വരുന്ന എന്തെങ്കിലും സാരൂപ്യം ഉള്ളിടത്താണ് എന്തെങ്കിലും ഒരു സാരൂപ്യ സമാനത കാണാം. അവിടെയാണ് ഉപാസിക്കാൻ പറയുന്നത്. ഒന്നിനെ മറ്റൊന്നായിട്ട് ഉപാസിക്കാൻ പറയുമ്പോൾ എങ്ങനെ യഥാ തസ്യ ഭൂരിതി ശിര ഏകം ശിര ഏകം ഏത് ദക്ഷരം ഇവിടെ ഹിരണ്യഗർഭ അതിനെ കുറിച്ച് പറയുന്നു. ഏതക്ഷരം ഹിരണ്യഗർഭനാണ് അവിടെ ഇത്. പിന്നെ അവിടെ വ്യാഹൃതികളെ കുറിച്ച് പറയുന്നു. ഭൂ വ്യാഹൃതി ഭൂർ ഭുവ സ്വഹ അങ്ങനെല്ലാം വ്യാഹൃതികളെന്ന് പറയും മന്ത്രങ്ങൾ. ചന്ദ്രോഗ്യത്തിൽ മറ്റേത് വന്നിട്ടുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ആ വ്യാഹൃതിയെ വ്യാഹൃതിയുടെ ഉപാസനയെ കുറിച്ച് പറയുമ്പോൾ പറയും ആ വ്യാഹൃതി പ്രജാപതിയുടെ ശിരസാണ് എന്ന് പറയും. അപ്പൊ പ്രജാപതിയുടെ ശിരസായി വ്യാഹൃതിയെ ഭാവന ചെയ്യുക. ഏതിനെ? ഭൂ എന്നുള്ളതിനെ. അതെന്താ അങ്ങനെ ഭാവന ചെയ്യുന്നത്? ഒരു ഉപാസനയാണ്. ഭൂ എന്ന് പറയുന്നത് പ്രജാപതിയുടെ ശിരസാണ്. എന്താ അങ്ങനെ ഭാവന ചെയ്യുന്നതിന് കാരണം? പറയുന്നു ഭൂ എന്ന് പറയുന്നത് ഏകമാണ്. പ്രജാപതിക്കാണെങ്കിലോ ശിരസ് ഒന്നേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, മറ്റു കാരണമൊന്നുമില്ല. രണ്ടിലും ഏകത്വം ഇരിക്കുന്നു. ഭൂ എന്ന് പറയുന്ന വ്യാഹൃതി ഒന്നായി പ്രജാപതിയുടെ ശിരസ് ഏകമാണ്. ഭൂവാണ് പ്രജാപതിയുടെ ശിരസെന്ന് ഭാവന ചെയ്യുക ഉപാസന. അപ്പൊ അവിടെ ഒരു സമാനതയെ കണ്ടെത്തി ഉപാസിക്കാൻ പറയുകയാണ്. ഇത് വൈദികമായ ഉപാസന. അപ്പൊ ഇതിനെ പിന്തുടർന്നിട്ടാണ് പിന്നീട് മന്ത്രശാസ്ത്രങ്ങളിലെല്ലാം ഒരുപാട് ഇവിടെ വ്യാഹൃതി എന്ന് പറയും, അവിടെ ബീജാക്ഷരങ്ങളെന്ന് പറയും. പിന്നെ അതിൻ്റെ ഉപാസനകളൊക്കെ വന്ന് ഇതിനെ പിന്തുടർന്നിട്ടാണ് അതിന് പ്രത്യേക സ്ഥാനത്ത് ഇന്ന ബീജാക്ഷരം എന്നെല്ലാം പറഞ്ഞ് അതൊക്കെ ഉപാസനകളാണ്. അത് ഈ ശ്രുതിയെ തുടർന്ന് വന്നാണ്. അപ്പോൾ ഇവിടെ ഇത് പറയുന്നതിന് വേണ്ടി ഒരു ഉപാസന എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങൾ. വ്യാകൃതി എന്ന് പറയുന്നത് ഒരു ശബ്ദമാണ്, പ്രജാപതി എന്ന് പറയുന്നത് ദേവതയാണ്. അപ്പൊ ആ ശബ്ദത്തെ പ്രജാപതിയുടെ ശിരസ്സാണെന്ന് ഉപാസിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബന്ധം അവിടെ കണ്ടെത്തി, രണ്ടും ഒന്നാണ്, ഏകമാണ്. അതാണ് തസ്യഭൂരിതി ശിര ഏകം, ശിരസേകമാണ്, ശിര ഏകം ഏതത് അക്ഷരം പറയുന്നു. ഈ അക്ഷരവും ഏകമാണ്, പ്രജാപതിയും ഏകമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നു, കൗക്ഷേയസ്യത് ജ്യോതിഷ പ്രസിദ്ധം അബ്രഹ്മത്വം. ആ കൗക്ഷേയ ജ്യോതിസ് അതുതന്നെയാണ് ബാഹ്യമായ ജ്യോതിസ്, രണ്ടും തേജോ രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് ഉപാസിക്കാൻ പറഞ്ഞു. അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ കൗക്ഷേയ ജ്യോതിസ് അത് അബ്രഹ്മത്വം പ്രസിദ്ധം. പൂർവക്ഷി പറയുന്നത് ബ്രഹ്മമല്ല, എല്ലാവർക്കും അറിയാം തേജസ്സാണ്. എന്തുകൊണ്ട് ശ്രുതി എന്ന് പറയുന്നു, തസ്യേഷ ദൃഷ്ടി തസ്യേഷ ശ്രുതി എന്ന് പറയുന്നു. തസ്യ ആ ജാഡരാഗ്നിയുടെ ഏഷ ഇതാണ് എന്റെ ദൃഷ്ടി. എന്താണ് ദേഹത്ത് സ്പർശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണം, അതാണ് എന്റെ ദൃഷ്ടി എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു തസ്യേഷാശ്രുതി, ചെവി അടച്ചു പിടിക്കുമ്പോൾ ഉള്ളിൽ കേൾക്കുന്ന ശബ്ദം. രണ്ട് വിരലുകൊണ്ട് രണ്ട് ചെവി അടച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു മുഴക്കം കേൾക്കും. സേഷാത്തസ്യശ്രുതിയാണ് അതിന്റെ ശ്രുതി എന്ന് പറഞ്ഞു. വിധിച്ച ഔഷ്ണ്യഘോഷവിശിഷ്ടത്വസ്യ ശ്രമ. അപ്പോൾ അതിൻ്റെ ഉഷ്ണവും അതിൻ്റെ ശബ്ദവും ഏതിൻ്റെ, ഈ കൗക്ഷേയ അഗ്നിയുടെ, കുക്ഷിയിലുള്ള ജാഡരാഗ്നിയുടെ ഉഷ്ണവും ശബ്ദവും ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അങ്ങനെ ഉഷ്ണവും ശബ്ദവും അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ട് അത് ജാഡരാഗ്നിയാണ്, അല്ലാതെ ബ്രഹ്മമൊന്നുമല്ല. അത് ശ്രുതി തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അത് തന്നെ പറയുന്നു, തദേത ദുഷ്ടം ച ശ്രുതം ചെറ്റുപാസീത ഇരിജ ശ്രുതേഹി. ശ്രുതി തന്നെ പറയുന്നു എന്താണ്, അതിനെ ദുഷ്ടമായും ശ്രുതമായും ഉപാസിക്കുക. യഥാഗ്നി അതിൻ്റെ ദൃഷ്ടി എന്താണ്, ശ്രുതി എന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ ദുഷ്ടമായും ശ്രുതമായും ഉപാസിക്കാൻ പറഞ്ഞു. പിന്നെ ചക്ഷുഷിഹ ശ്രുതോഭവതി ഏവം യഥ, ഉപാസിക്കുന്നവന്റെ ഫലം പറഞ്ഞു. അങ്ങനെ ദുഷ്ടമായും ശ്രുതമായും ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ജ്യോതിഷനെ അവൻ ചക്ഷുഷ്യനാകുന്നു, എന്നുവെച്ചാൽ സുന്ദരനാകുന്നു, ശ്രുതനാകുന്നു, പ്രസിദ്ധനാകുന്നു. ഫലവും പറഞ്ഞു. അപ്പൊ അഗ്നി ഉപാസിക്കുന്നതിന്റെ ഫലം പറഞ്ഞു. അതോടെ ബ്രഹ്മ ഉപാസന അല്ല എന്നർത്ഥം. ഇതിച്ച അല്പഫലശ്രവണാത് അബ്രഹ്മത്വം. ഇങ്ങനെ ഇതെല്ലാം ലൗകികമായ ചെറിയ ഫലങ്ങളാണ്. ഇങ്ങനെയുള്ള ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് ബ്രഹ്മ ഉപാസനയല്ല എന്നുവെച്ചാൽ, ഉപാസന എന്ന് പറയുന്നത് ബ്രഹ്മത്തെ സംബന്ധിച്ച് ആകാവുന്ന നിയമമൊന്നുമില്ല. അപ്പം ഏത് വസ്തുവിനെ സംബന്ധിച്ചും ആകാം. വേദം എങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നു, അത് വേദം നിർദ്ദേശിച്ച രീതിയിൽ ഉപാസിച്ചാൽ അവന് ഫലം. അങ്ങനെ ഭാവന ചെയ്യുക. മഹദേഹി ഫലായ ബ്രഹ്മ ഉപാസന വിഷയം. ബ്രഹ്മ ഉപാസന എന്ന് പറയുമ്പോൾ ഇതുപോലെ സുന്ദരനാകാനോ കീർത്തിക്കോ വേണ്ടിയല്ല പറയുന്നത്. അതെല്ലാം വലിയ ഫലത്തിന് വേണ്ടിയാണ്, മുക്തിഫലത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നിസ്സാരമായ ഫലം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് ബ്രഹ്മ ഉപാസനയല്ല. അന്യതപിഞ്ചസ്വവാക്യേ പ്രാണാകാശവത് ജ്യോതിഷോ അസ്ഥി ബ്രഹ്മലിംഗം പറയുന്നു. പ്രാണനെ സംബന്ധിച്ച് ശരിയാണ്, അവിടെ അത് ബ്രഹ്മമാണെന്നുള്ളതിന് ലിംഗമുണ്ടായിരുന്നു, അതേവ പ്രാണ. ആകാശത്തിനും അതുപോലെ തന്നെ, അത് ബ്രഹ്മമാണെന്നുള്ളതിന് അവിടെ ശബ്ദമുണ്ടായിരുന്നു, ആ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന ശബ്ദം, അതാണ് ലിംഗം ഉണ്ടായത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാൽ അന്യതപ കിഞ്ചി സ്വവാക്കി പ്രാണാകാശ വസ്തു ബ്രഹ്മലിംഗം. എന്നുവെച്ചാൽ പൂർവസ്മിൻ അഭിവാക്കി ബ്രഹ്മ നിർദ്ദിഷ്ടം അസ്ഥി. ഇനി മുമ്പിലോട്ട് നോക്കാം, അതിന് തൊട്ട് മുമ്പ് വരുന്നത് ഗായത്രിയെ കുറിച്ച് പറയുകയാണ്. അവിടെയും ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ഒന്നുമില്ല. എന്തുകൊണ്ട്? ഗായത്രി വാ ഇതം സർവം ഭൂതം, ഇതെല്ലാം ആയിരിക്കുന്ന ഗായത്രി എന്ന് പറയും. ഗായത്രി എന്ന് പറയുന്നത് ഛന്ദസ്സാണ്. ഇത് ഛന്ദോ നിർദ്ദേശ. അഥാവി കഥഞ്ചിത് പൂർവസ്മിൻ വാക്യ ബ്രഹ്മ നിർദ്ദിഷ്ടം സ്യാദേവമൊപ്പി തസ്യ പ്രതിഭിജ്ഞാനമസ്തി. ഇനി ഒരാൾ പറയുകയാണ്, ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ച് പറയുകയാണ് മുമ്പ് ബ്രഹ്മത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാലും ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നില്ല. അഥാവി കഥഞ്ചിത് പൂർവസ്മിൻ വാക്യ ബ്രഹ്മ നിർദ്ദിഷ്ടം സ്യാദ് ഏവമൊപ്പി ന തസ്യ പ്രതിഭിജ്ഞാനമസ്തി. അതിന്റെ പ്രതിഭിജ്ഞ, അതിന്റെ ബോധം ഇവിടെ വരുന്നില്ല. ഈ പ്രകടനത്തിൽ ബ്രഹ്മത്തെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ എന്തുകൊണ്ടാണ് തത്ര ഹി ത്രിപാദസ്യ അമൃതന്തിവീരി ദ്യൂരധികരണത്വന ശ്രുതി? അവിടെ ദ്വിലോകത്തിന്റെ അധികരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അണുതൊക്കെ വേണമെങ്കിൽ പറയാം, അവിടെ ഒരു ബ്രഹ്മത്തെ കുറിച്ചാ പറയുന്നു. എന്ത് പറഞ്ഞു? ത്രിപാദസ്യ ത്രിപാദമൃതം എന്ന് പറഞ്ഞു. അവിടെ എന്താണ് ദിവി സപ്തമിയും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദ്വിലോകത്തിനവിടെ അധികരണമായിട്ടാണ് പറഞ്ഞത്. ബ്രഹ്മമാണ് അധികരണം എന്നുള്ളത് സിദ്ധാന്തത്തിൽ പറയും. പൂർവക്ഷി പറയുന്ന അവിടെ ദിവി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് അധികരണമായി പറഞ്ഞിരിക്കുന്നു. അതപുന പരോ ദിവോ ജ്യോതി ദ്വൈ മര്യാദാത്മേന. ഇവിടെ എങ്ങനെയല്ല, പരഹ ദിവഹ ജ്യോതി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ദ്വിലോകത്തെ അതിരായി പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ വ്യത്യാസമുണ്ട്. അവിടെ അധികരണമായി പറഞ്ഞു, ഇവിടെ അതിരായി പറഞ്ഞു. തസ്മാ പ്രാകൃതം ജ്യോതിരിഹ ഗ്രഹിമിത്യവം പ്രാപ്തേ ബ്രഹ്മ. അപ്പോൾ ഇവിടെ ജ്യോതി ശബ്ദം കൊണ്ട് ഒരു കാരണവശാലും ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇത്രയും ചർച്ച ചെയ്ത് കഴിയുമ്പോൾ, ഇത്രയും പൂർവപക്ഷങ്ങൾ പറയുമ്പോൾ ഒരാൾക്ക് തോന്നും ഇനി ജ്യോതി ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ തന്നെ എടുക്കണമെന്ന് പറയുന്നത് കേവലം ഒരു വാശി മാത്രമാണ്, ഒരു ദുരാഗ്രഹമാണ്. ഇവിടെ ജ്യോതിസിനെ ഉപാസിച്ചാൽ മതി, അഗ്നി ആദിത്യാദി ജ്യോതിസുകളെ ഉപാസിച്ചാൽ മതി എന്ന്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ആൾക്കാർ ഇങ്ങനെയുള്ള ജ്യോതിസുകളെയൊക്കെ ഉപാസിക്കുന്നു, അങ്ങനെ ഉപാസിക്കുന്നുണ്ട്. ഉപാസനയുടെ ആ തത്വത്തെ മനസ്സിലാക്കാതെ പലയിടത്തും അങ്ങനെയുണ്ട്. അഗ്നിയെ വച്ചിട്ട് അതാണ് നമ്മൾ പറയില്ല, അഗ്നിയിലൂടെ ഒരു തത്വത്തെ എന്ന് പറയും. അങ്ങനെയല്ല, അഗ്നിയിലൂടെ ഒരു തത്വത്തെ അല്ല, അഗ്നിയെ പ്രതീകമായിട്ടല്ല, അഗ്നിയെ തന്നെ ഉപാസിക്കുന്നവരുണ്ട്. ആ അഗ്നിയിലൂടെ തത്വത്തെ ഉപാസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നിടത്തെല്ലാം, പക്ഷെ ചിലയിടത്ത് ശ്രുതി തന്നെ ഇങ്ങനെയുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നിടത്ത് മറ്റൊന്നും ചിന്തിക്കുന്നില്ല. വാക്കിനെ ധേനുവായി ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ തത്വമൊന്നുമില്ല, വാക്ക് ധേനു തന്നെയാണ് അങ്ങനെ. പക്ഷെ അങ്ങനെ വൈദികമായ ഭാവനയാകുമ്പോൾ അതിനൊരു ഫലം അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഉണ്ടാവും ഏതുപോലെ ജ്യോതിഷ്ഠോമ യോഗം നടത്തിക്കഴിഞ്ഞാൽ അതിനൊരു ഫലം പറഞ്ഞാൽ അത് ലഭിക്കുമെന്ന് പറയുന്നു. അതിങ്ങനെ ഈ ജ്യോതിഷ്ഠോമയോഗം ഇങ്ങനെ തീയെല്ലാം കൂട്ടി അതിൽ നെയ്യെല്ലാം ഒഴിച്ച് കുറച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും മരണത്തിന് ശേഷം പിന്നെ എങ്ങനെ സ്വർഗം കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ഒരു യുക്തിയില്ല. വേദം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് കിട്ടും. വേദത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ചെയ്താൽ അത് കിട്ടും. ഇത്രയേ പറയാനുള്ളൂ വൈദികന്മാർക്ക്, അല്ല അതിന് വേറെ തെളിവൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് അശ്വമേധം പോലെയുള്ള വലിയ വലിയ യാഗങ്ങളെല്ലാം ചെയ്യുന്നത്. അതിന് ശ്രദ്ധയും വിശ്വാസമുള്ളവർ. മറ്റൊരു തരത്തിലുള്ള യുക്തിയും അവിടെ ബാധകമല്ല, കേവല ശ്രദ്ധ മാത്രം. അതുപോലെയാണ് പല ഉപാസനകളും. അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് ചെയ്യുക. ആരത് ചെയ്യും, അതിൽ ശ്രദ്ധയുള്ളവൻ, കിട്ടുന്ന ഫലം ഇന്നതാണ് എന്ന് പറയുന്നു. ചക്ഷുഷ്മാനാകുന്നു, ആയുഷ്മാനാകുന്നു, ഇങ്ങനെയെല്ലാം പറയുന്ന ഫലങ്ങൾ കിട്ടുമെന്നോ. ഇവിടെ തന്നെ പറയുന്നു എന്താണ്, അങ്ങനെ ഉപാസിക്കുന്നവൻ സുന്ദരനാകും, പിന്നെ അവൻ കീർത്തിയുള്ളവനാകും. ഇതൊക്കെ അതിൽ അതൊക്കെ ജീവന്മാരുടെ ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ വേണമെന്നുള്ളത് ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപാസം. ആഗ്രഹിക്കുന്നതിന് ഇപ്പോൾ പിന്നെ വേറെ ഉപായമൊന്നും കാണുന്നില്ല. അത് തൻ്റെ ആഗ്രഹം നേടാൻ, തനിക്ക് കീർത്തി നേടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തൻ്റെ കയ്യിൽ വേറെ ഉപായമൊന്നുമില്ല. അപ്പോൾ ഒരു അലൗകിക ഉപായം വേദം പറയുന്നു, ശരി ഇത് ചെയ്യുക. അവനതിൽ വിശ്വാസം വരുന്നു, അത് ചെയ്യുന്നു. ഇപ്പോൾ ഉപാസനകളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ബ്രഹ്മ ഉപാസന എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. മറ്റിടത്തൊന്നും ബോധ്യപ്പെടാനില്ല. വാക്കുധേനുവാണെന്ന് എങ്ങനെ ബോധ്യപ്പെടും? ഒരു ഇവിടെ അങ്ങനെയല്ല. ആ തത്വത്തെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ്. യുക്തിക്കും അനുഭവത്തിനും അത് ബോധ്യപ്പെടുത്തുന്നു. ബോധ്യപ്പെടുത്തിയിട്ട് അതിനെ ഉപാസിക്കാൻ പറയുന്നു. അപ്പോൾ അവിടെ പ്രതീകത്തെ അല്ല ഉപാസിക്കുന്നു. പ്രതീകത്തെ പൂർണ്ണമായും വിട്ടിട്ട് തത്വത്തെയാണ് ഉപാസിക്കുന്നത്, തത്വത്തെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദിത്യനെന്ന് പറയുന്ന ശബ്ദത്തെ എടുത്തിട്ട് ആദിത്യനെന്ന് പറയുന്ന പ്രതീകത്തെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ബ്രഹ്മമായി ഉപാസിക്കുക എന്ന് പറയുന്നു. അതിൽ വരുന്ന ഭേദങ്ങൾ ഇനി പറയും. പക്ഷെ പലപ്പോഴും അത് പിന്നെ മാറി, പൗരാണികമായി എല്ലാം മാറി വന്നപ്പോൾ വേദത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്ന പോലെ തന്നെ പ്രതീകങ്ങളെ തന്നെ ഉപാസിക്കാൻ തുടങ്ങി. അതിന് ശ്രദ്ധയുള്ളവർക്ക് ഫലം ഉണ്ടാകും എന്നേ പറയാൻ കഴിയും. അതിന് വേറെ തെളിവുകളൊന്നുമില്ല. ജീവന്റെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. അത് പലപ്പോഴും ശ്രദ്ധ എന്ന് പറയുന്നു അങ്ങനെയാണ്. നമുക്ക് ഏതൊരു വിഷയത്തിലാണോ അറിവില്ലാതെ വരുന്നത്, അവിടെയാണ് ശ്രദ്ധയുടെ ആവശ്യം വരുന്നത്. അപ്പം അത് ഫലം ഉണ്ടാകത്തില്ല, അത് പറയാൻ പറ്റില്ല. ഫലമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഫലമുണ്ടായില്ലെങ്കിൽ പറയാം അത് ശ്രദ്ധയുടെ ന്യൂനതയാണ്. അപ്പം ആ ശ്രദ്ധ അവിടെ സ്വീകരിക്കുന്നത് മറ്റ് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ്. അപ്പം അവിടെ അത് സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നു, അവർക്ക് ഫലം കിട്ടുന്നു. ഇനി ആർക്കെങ്കിലും ഫലം കിട്ടിയില്ലെങ്കിലോ, സുന്ദരനാകാൻ വേണ്ടി ഇങ്ങനെ ഉപാസിക്കാൻ പറഞ്ഞു. പക്ഷെ ഇവന് സുന്ദരനാകാൻ ഉള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. കോങ്കണ്ണുണ്ട്, കൊന്ത്രപ്പല്ലുണ്ട്, പിന്നെ എങ്ങനെ സുന്ദരനാകും ഉപാസിച്ച? എന്നാലും അവൻ വേദത്തിൽ വിശ്വസിച്ച് ഉപാസിക്കും. എപ്പോഴാ സുന്ദരനാകുന്ന? അടുത്ത ജന്മത്തിൽ. ഈ ജന്മത്തിൽ നടക്കത്തില്ല എന്നറിയാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. അപ്പൊ ശ്രദ്ധയാണ് അവിടെ അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ഈ ജന്മത്തിലുണ്ടായിരുന്നെങ്കിൽ അടുത്ത ജന്മത്തിലുണ്ടാവും ആ ശ്രദ്ധ. അങ്ങനെ എവിടെയാണോ യുക്തിക്കും അനുഭവത്തിനും എത്തിപ്പെടാൻ പറ്റാത്തത്, അവിടെ കേവല ശ്രദ്ധയെ ആശ്രയിക്കുന്നു, വിശ്വാസത്തെ ആശ്രയിക്കുന്നു. പിന്നെ യുക്തിക്കും അനുഭവത്തിനും ബോധ്യപ്പെടാവുന്നിടത്തോ അവിടെയും ശ്രദ്ധയാകാം. ശ്രദ്ധാദോഷമല്ല, പക്ഷെ ആ ശ്രദ്ധയെ പറയും സത്ശ്രദ്ധ എന്ന് പറയും. മറ്റേ പറയും അസത് ശ്രദ്ധ എന്ന് വെച്ചാൽ അന്ധമായ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, സത്തായ ശ്രദ്ധ, ശരിയായ വിശ്വാസം. കാരണം അവന് ബോധ്യപ്പെട്ടു, ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം നല്ലതാണ് ഇന്നതാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നല്ലതാണ്, മനസ്സിന് ശാന്തി സമാധാനമൊക്കെ വിശ്വാസം കൊണ്ട് ഒരാൾ കിട്ടുമെങ്കിൽ നല്ലതല്ലേ. അതുകൊണ്ട് അതിന് സശ്രദ്ധ എന്ന് പറയുന്നു. അവിടെ തത്വത്തെ ബോധിപ്പിക്കുന്നു. അതാണ് പിന്നീട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ പുരാണങ്ങളിലൊക്കെ വന്ന് വേദത്തിൽ നിന്നൊക്കെ മാറി, ആ കാലം മാറി അവിടെ വേദത്തിൽ നിന്നും ഇങ്ങനെയുള്ള പ്രതീകങ്ങളെക്കുറിച്ച് പറയുന്നു എന്നുള്ളതല്ലാതെ ദൈവത്തിന് ശരിക്ക് കണ്ണും മൂക്കും തലയുമുള്ള രൂപങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ചില ശബ്ദങ്ങൾ പറയുന്നുണ്ട്, വജ്രഹസ്ത പുരന്തര, പിന്നെ പ്രതീകങ്ങളെക്കുറിച്ച് പറയുന്നു, അഗ്നി ഓം പ്രണവം തുടങ്ങിയ പ്രതീകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ല, ഇന്ന് നമ്മൾ കാണുന്ന പോലെ നാല് കൈയും അങ്ങനെയുള്ള രൂപങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഗണാനാം ഗണപതി അത് പറയുന്നുണ്ട്, ഗണങ്ങളുടെ എല്ലാം പതിയായ ഒരു ഗണപതിയെ കുറിച്ച് പറയും. പക്ഷെ ഇന്നത്തെ രൂപത്തിൽ പടത്തി കാണുന്ന ആ രൂപത്തെ പറയുന്നില്ല. അതുകൊണ്ട് പൗരാണികമായി വന്നപ്പോൾ എന്ത് ചെയ്തു, കേവലം പ്രതീകത്തെ തന്നെ സത്യമായി കണ്ട് ഉപാസന തുടങ്ങി. നമ്മൾ സാധാരണ പറയും പ്രതീകത്തിലൂടെ തത്വത്തെയാണെന്ന്, അങ്ങനെയല്ല, പ്രതീകം തന്നെ തത്വം എന്ന് വിചാരിച്ച് ഉപാസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിന്റെ അകത്ത് പോയി അവിടെ നമ്മൾ തന്നെ സൃഷ്ടിച്ചു വെച്ച പ്രതീകത്തെ കണ്ടിട്ട് ആ പ്രതീകമാണ് ദൈവം എന്ന് കരുതി ഉപാസിക്കുന്നു. അല്ലെങ്കിൽ അവിടെ പോയി നോക്കേണ്ട കാര്യമില്ലല്ലോ. പ്രതീകത്തിലൂടെ തത്വത്തെയാണെങ്കിൽ അവിടെ പോകേണ്ട കാര്യമില്ല. അവിടെ പോകുന്ന എന്തുകൊണ്ടാണ്, ആ പ്രതീകം തന്നെ തത്വം എന്ന് വരുന്നതുകൊണ്ടാണ് പ്രതീകത്തിനെ കുളിപ്പിക്കുന്നു, വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു, വസ്ത്രങ്ങൾ അണിയിക്കുന്നു, അത് കഴിക്കില്ലെങ്കിലും ഭക്ഷണമൊക്കെ വായന വെച്ചു കൊടുക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ട്, ആ പ്രതീകം തന്നെ എന്ന് കരുതുന്നുണ്ട്. അത് പിൽക്കാലത്ത് വന്ന മാറ്റം. അപ്പൊ അവിടേക്ക് കേവല ശ്രദ്ധ, അത് യുക്തി കൊണ്ടോ അനുഭവം കൊണ്ടോ ഒന്നും ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല. കേവലം ശ്രദ്ധയെ മാത്രം ആശ്രയിച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു പ്രതീകത്തെ അതിനുള്ള ചർച്ചയുടെ ആവശ്യം വരും, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ആ നിങ്ങൾ ആദിത്യന് ഉപാസിച്ചാൽ മതി, നിങ്ങൾക്ക് ഇന്ന ഫലം കിട്ടും. ഇവിടെ തന്നെ പറയുന്നു, ആദിത്യനല്ല ഉപാസിക്കേണ്ടത്, ആദിത്യൻ എന്ന് പറയുന്നത് കേവലമായ ഒരു പ്രതീകമാണ്, ആ പ്രതീകത്തിലൂടെ തത്വത്തെ അതിനാ തത്വത്തെ അങ്ങോട്ട് നേരിട്ട് ഉപാസിച്ചപ്പോലെ പോരാ. എന്തുകൊണ്ട്, ആദിത്യനിൽ ചില ഗുണവിശേഷങ്ങളുണ്ടെന്നാണ്, അത് പ്രകാശരൂപമാണ്, ഉഷ്ണരൂപമാണ്, അന്ധകാരത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് പോലെയാണ് ബ്രഹ്മവും, അത് സ്വയം പ്രകാശ രൂപമാണ്, അന്ധകാരത്തെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആദിത്യനെ കണ്ടുകൊണ്ട് ബ്രഹ്മത്തെ കാണുക. അതാണ് ഭാഷകാരൻ ഇത്രയും ചർച്ച ചെയ്യുന്നത് ഇവിടെ. അപ്പൊ അവിടെ ഉപാസ്യമായിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് പറയുന്നു. അങ്ങനെ ധ്യാനിക്കുക, അത് തത്വത്തെ ഗ്രഹിക്കാനല്ല പറയുന്നു, ഇവിടെ ഉപാസന. ആ ഉപാസനയ്ക്ക് ചെറുതും വലുതുമായ ഫലങ്ങളുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. തത്വഗ്രഹണത്തിലാണെങ്കിലോ മുക്തിയല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ഇവിടെയും ഉപാസനയിലും ആദിത്യനിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു പല ഫലങ്ങൾ. തത്വത്തെയും ആ ബ്രഹ്മത്തെ തന്നെ ആഗ്രഹിക്കുന്നു, പക്ഷെ അവിടെ മുക്തിയല്ലാതെ വേറെ ഫലമൊന്നുമില്ല. ഇത്യേവം പ്രാപ്തേ ബ്രഹ്മ ജ്യോതിരിഹ ബ്രഹ്മഗ്രാഹ്യം ജ്യോതി എന്ന് പറയുന്നതുകൊണ്ട് ബ്രഹ്മത്തെ ഗ്രഹിച്ചോളണം. ഇതാണ് സിദ്ധാന്തം. ആദിത്യ ജ്യോതിസ് അല്ല എന്ന് വെച്ചാൽ ജ്യോതിസിലൂടെ നിങ്ങൾ ഉപാസിക്കേണ്ടത് ബ്രഹ്മത്തെയാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പിന്നീട് ശ്രമിക്കുന്ന എന്താണ്? യുക്തിയിലും അനുഭവത്തിലും ആ ബ്രഹ്മത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ കേവലമായ ശ്രദ്ധയല്ല ആശ്രയിക്കുന്നു. അപ്പോൾ കേവലമായ ശ്രദ്ധയെ ആശ്രയിക്കാത്തടത്താണ് വിചാരത്തിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ വിചാരം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരു അത് എന്തോ ബുദ്ധിയുടെ അഭ്യാസമാണ്. ബുദ്ധിയുടെ ഒരു ഇതാണ്, ബുദ്ധി കൊണ്ടെന്ന് ഗ്രഹിക്കാനാണ്. അവിടെ വേണ്ടത് ശ്രദ്ധ മാത്രമാണ്. ബുദ്ധിയുടെ അഭ്യാസം വരുമ്പോൾ അവിടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു ചെന്ന് ധരിക്കുന്ന വസ്തുത അത് ശരിയാണ്. ബുദ്ധിയുടെ അഭ്യാസം വരുന്നിടത്ത് ശ്രദ്ധ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അപകടത്തെ കാണുന്നതിന് കാര്യമുണ്ട്. നിങ്ങൾ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി വിചാരം ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിയെ പ്രയോഗിക്കുന്നു. ഈ ബുദ്ധിയെ നിങ്ങൾ പ്രയോഗിക്കുന്നിടത്ത് നിങ്ങളുടെ ശ്രദ്ധ വിശ്വാസം നഷ്ടപ്പെടും. അപ്പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ട്? ഇവിടെ ബ്രഹ്മത്തെ അറിയുന്നതിന് വേണ്ടി ബുദ്ധിയെ തന്നെ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ശ്രദ്ധയെ നഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അത് വാസ്തവമാണ്. അത് കേവലം ഒരു ഭയാശങ്കയല്ല. പക്ഷെ അതെങ്ങനെയുള്ള ശ്രദ്ധയെ നഷ്ടപ്പെടുന്നു? നേരത്തെ പറഞ്ഞ അസത് ശ്രദ്ധ. പൂർവക്ഷി എന്താ ധരിച്ചിരിക്കുന്നത്? ജ്യോതിസാണ് സർവവും, ആദിത്യനാണ് സർവവും, അതിനെ അങ്ങ് ഉപാസിച്ചാൽ മതി. അതാണ് അസത്തായ ശ്രദ്ധ എന്ന് പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ ധരിച്ചു? വേദം പറഞ്ഞു. കേട്ടതെന്തോ അത് തന്നെ ഗ്രഹിച്ചു, വിചാരം ചെയ്യാതെ ഗ്രഹിച്ചു. അപ്പൊ തന്റേതായ വിവേകത്തെ അവിടെ ഉപയോഗിച്ചില്ല. കേട്ടറിഞ്ഞു, കണ്ടറിഞ്ഞില്ല എന്നുവെച്ചാൽ വിചാരം ചെയ്ത് മനസ്സിലാക്കില്ല. അപ്പൊ കേട്ടറിയുമ്പോൾ ചിലപ്പോൾ അവിടെ അസത്തായ ശ്രദ്ധയെ പിന്തുടരേണ്ടി വരും, സത്ശ്രദ്ധയല്ല. അത് പോയി കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരും? ആദിത്യന് ഉപാസം. സുന്ദരനാകാൻ വേണ്ടി തേജസ്സിന് ഉപാസിക്കും. പിന്നെ മരണം വരെ കാത്തിരിക്കേണ്ടി വരും സൗന്ദര്യം. മരിച്ചതിന് ശേഷം കിട്ടിയാ കിട്ടി, മരിച്ചതിന് ശേഷം അവന് കുരങ്ങനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെ സൗന്ദര്യം വരും? അതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല. പക്ഷേ വിശ്വസിക്കുന്നു. എന്താണ്? വേദം പറഞ്ഞിരിക്കുന്നു, ഞാൻ ഉപാസിച്ചു, അതുകൊണ്ട് മരണശേഷം അതിനും എനിക്ക് കിട്ടും, അതിനുവേണ്ടി ഞാൻ മനുഷ്യനായി തന്നെ ജനിക്കും എന്നൊക്കെ വിശ്വസിക്കേണ്ടി വരും. അസത് ശ്രദ്ധ എന്ന് പറയും. ഭാഷകാരൻ ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ വിവേകത്തെ ഉപയോഗിക്കണം. ബുദ്ധി എന്ന് വെച്ചാൽ ഉപയോഗിക്കും. വിവേകത്തെ ഉപയോഗിച്ചിട്ട് എന്താണ് അവിടെ ഉപാസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ ഭൗതികമായ തേജസ്സിനല്ല, പിന്നെയോ ആ പരമമായ തത്വത്തെ. അപ്പോൾ ആദ്യം അവന് ശബ്ദത്തെ ശ്രവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ശ്രദ്ധയല്ല പിന്നെ. അവൻ പിന്നെ എന്ത് ചെയ്യുന്നു? അവന് സത്തായ ശ്രദ്ധ വരുന്നു. അസത് ശ്രദ്ധയാണെങ്കിലോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അസുരം ലോകം ഒന്നുണ്ട്, ഒരിട്ടാൽ ദാവൃതം, മോഹമാർന്ന ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതൻ, ആസുര്യാനാമത്തെ ലോക അന്ധേന തമസാവൃത താം സ്ഥേ പ്രത്യാഭിഹിച്ചന്തി. മരിച്ചങ്ങോട്ട് പോകും. അസത് ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നവർ. അപ്പൊ സത്ശ്രദ്ധയാണെങ്കിലോ അവൻ ശരിയായ ഉപാസനയുടെ മാർഗത്തിലേക്ക് വരും. എന്തുകൊണ്ട്? അവിടെ അവൻ വിവേകത്തെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി എന്ന് പറയുന്നത് ഇവിടെ വിചാരം ചെയ്യുന്നു, ബുദ്ധി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് വിവേകം എന്നുള്ള അർത്ഥത്തിലാകുമ്പോൾ അത് ശരിയാണ്, അത് ആവശ്യമാണ്. അപ്പോൾ അവനിലെന്തോ ഒരു ശരിയായ ശ്രദ്ധയുണ്ടാകും. ഏതായാലും ഉപാസനയ്ക്ക് ശ്രദ്ധ ആവശ്യമാണ്. സത്ശ്രദ്ധയുണ്ടാവും, അവൻ സന്മാർഗത്തിലുണ്ടാവും, അവന് സത്ഫലത്തെ ലഭിക്കും. അതാണ് വിചാര കൊണ്ടുള്ള പ്രയോജനം. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇവിടെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുക, കേട്ടതിനെ അതേപടി ഗ്രഹിക്കരുത്. ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രുതി എന്തിനാ അത് പറഞ്ഞത്? ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, നേരിട്ട് പറയുന്നു. ആർക്കാണോ ആ വിചാരത്തിനുള്ള ക്ഷമതയില്ലാത്തത്, അവൻ തീരെ മന്ദബുദ്ധിയാണെങ്കിൽ അവന് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമല്ലോ. ആശ്രമത്തിൽ വന്നാലും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ജോലിയാണ്. മന്ദബുദ്ധിക്ക് അതിൻ്റെ ജോലി, ബുദ്ധിയുള്ളവനാ ജോലി, അതിനും ബുദ്ധിയുള്ളവനാ ജോലി. അങ്ങനെ ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ജോലി കൊടുക്കും. എല്ലാവർക്കും ഒരു ജോലി കൊടുത്താൽ പറ്റുമോ? ശരിയാവത്തില്ല. അവനവന്റെ അധികാരമനുസരിച്ച് ശ്രുതിയും ഓരോ ജോലി കൊടുക്കുന്നു, നീതി ചെയ്യും. അപ്പോൾ അവനെന്താണ്, അവൻ്റെ ആ ശ്രദ്ധയും അതിനനുസരിച്ചേ വരുത്തുന്നു. അവൻ്റെ ശ്രദ്ധയ്ക്കനുസരിച്ച് ജോലി, ജോലിക്കനുസരിച്ച് ശ്രദ്ധ, അതനുസരിച്ച് പോവും. അവന് ഫലം കിട്ടും. ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ വരും ജന്മത്തിൽ കിട്ടും. അവനോട് വിചാരം ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനവന് കഴിയത്തില്ല. വിചാരം ചെയ്യാനുള്ള ശേഷിയുള്ളവന് വേണ്ടിയിട്ട് പറയുന്നു ഇതിങ്ങനെയാണ്, ഇതിൽ നിന്ന് ഇന്നതാ ഗ്രഹിക്കേണ്ടത്. അത് ശ്രുതിയെ കുറ്റം പറയാൻ പാടില്ല, ഗുരുവിനെ കുറ്റം പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം ഈ സംവിധാനങ്ങൾ, ഏർപ്പാടുകളെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് അവന്റെ യോഗ്യത അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ശ്രുതി അത് തന്നെ ചെയ്തിരിക്കുന്നു. ഭാഷകാരൻ പറയുന്നു അങ്ങനെ അങ്ങനെ ഒരു ഉപാസനയുണ്ട്, അതിരുന്നോട്ടെ, പക്ഷേ എന്താ വിവേകത്തെ ഉപയോഗിക്കണം. അവിടെ വിവേകത്തെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതാണ് ആ ജ്യോതിഷിനെ ബ്രഹ്മമായി നീ ഗ്രഹിക്കണം. പിന്നെ അവിടെ വരും അത് ഉപാസനയാണോ വേണ്ടത്, അതോ തത്വഗ്രഹണമാണോ, അതും പിന്നെ നിന്റെ യോഗ്യത അനുസരിച്ച്. ഉപാസനയ്ക്കാണ് നീ യോഗ്യനെങ്കിൽ നീ അധികാരിയെങ്കിൽ അത് ചെയ്യുക, അല്ല തത്വഗ്രഹണത്തിനാണെങ്കിൽ അത് ചെയ്യുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലും ഭാഷകാരൻ ശ്രമിക്കുന്നത് തത്വത്തെ യഥാർത്ഥമായി വെളിപ്പെടുത്തുകയാണ്. പക്ഷെ അവിടെ ഒരാൾക്ക് ആ തത്വം വെളിപ്പെടുത്തണമെങ്കിൽ വീണ്ടും അയാൾ പോകുന്ന ഉപാസനയുടെ രീതിയിലായിരിക്കും. പക്ഷെ ആ ഉപാസന എന്ന് പറയുന്നത് വിവേകപൂർവമായിരിക്കും. ആ ഉപാസന എന്ന് പറയുന്നത് അവൻ തൽക്കാലം അധികാരി അല്ലെങ്കിലും ക്രമേണ അവനെ തത്വഗ്രഹണത്തിന്റെ അധികാരിയായി മാറ്റും. അതുകൊണ്ടാണ് സാറിന് പറയുന്നതാണ് കൃതോപാസ്തി. ഒരാൾക്ക് ഈ തത്വം എന്നും പറഞ്ഞാൽ അത് ഗ്രഹിക്കാനേ പറ്റുന്നില്ല. എന്തായി പറയുന്നു? ഉറക്കം വരുന്നു. എന്താ ഇതുകൊണ്ടെന്താ ഈ സമയത്ത് പോയിരുന്നു 10 നാമം ജപിച്ചു കഴിഞ്ഞാൽ അത്രയെങ്കിലും പുണ്യം കിട്ടും? ഇതെന്തായി ബുദ്ധി കസരത്തെന്ന് ചൊല്ലി അകൃതോപാസ്തിയാണ്. അവൻ ഉപാസന ചെയ്തിട്ടില്ല, അവനിപ്പോൾ ചെയ്യേണ്ടവനാണ്. അപ്പോൾ ആ ചെയ്യേണ്ട സമയത്ത് അവൻ അത് തന്നെ ചെയ്യണം. അവൻ ഈ ബുദ്ധി കസരത്തിൽ ഏർപ്പെട്ടിട്ട് കാര്യമില്ല. അവനെ തള്ളി ഉന്തി കൊണ്ടുവന്ന് മുംബൈയിലെത്തിയാലും ഒരു കഥയുമില്ല. ഒന്നിയിൽ ഉറങ്ങും, ഇല്ലെങ്കിൽ അടുക്കളയിലെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. അകൃതോപാസ്തി പറയുന്നു, ആചാര്യന്മാർ പറയുന്നു, അവനിൽ ഒരിക്കലും ഇതൊന്നും ചെയ്തിട്ടില്ല. അവൻ ജപിച്ചിട്ടില്ല, ധ്യാനിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ തൽക്കാലം അവൻ അതൊക്കെ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പണി കൊടുക്കുക, കാളയെപ്പോലെ എന്തെങ്കിലും പണിയെടുക്കട്ടെ. നല്ല പണി കൊടുക്കണം, വെയിറ്റുള്ള പണി, വേർക്കുന്ന ജോലി കൊടുക്കണം. എങ്ങനെയെങ്കിലും അവൻ്റെ അന്ധകരണം ഒന്ന് തെളിയിട്ടെ, ഉള്ളിലൊരു ചെറിയ പ്രകാശം വരട്ടെ. കുറേ ജന്മങ്ങൾ കഴിയുമ്പം അതിനുള്ള പാകത വരും. അടുത്ത ജന്മം ഒന്നും പറയാൻ പറ്റില്ല. കുറെ ജന്മങ്ങൾ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവൻ കർമ്മത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഉപാസനയ്ക്ക് ഒരു ശ്രദ്ധ വരും. ഉപാസനയിലാണ് അവൻ നിൽക്കുന്നതെങ്കിൽ അവൻ്റെ ഉള്ളിൽ തത്വഗ്രഹണത്തിലുള്ള ശ്രദ്ധ വരും. അതുകൊണ്ടാണ് ആചാര്യന്മാർ എല്ലാത്തിനും വേണ്ടി എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഒരു ദിനെന്താണോ വേണ്ടത് അതവന് കൊടുത്തേ പറ്റൂ. അപ്പോൾ പണി കൊടുക്കേണ്ടവന് പണി കൊടുക്കണം, അല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അവൻ അത് കൊടുക്കണം. അതുകൊണ്ട് ഉപാസന കൊണ്ട് മനസ്സ് കുറച്ചൊക്കെ ഏകാഗ്രവും അന്ധക്കരണത്തിന് ഒരു തെളിവും വന്നവന് മാത്രമേ വിചാരം ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവന് വിചാരത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അവന് വിചാരത്തെ നിന്ദിക്കാനുള്ള ഇതും വരും. ഇവിടെ ഒരു മാർഗത്തെയും നിന്ദിക്കുന്നില്ല, കർമ്മത്തെ നിന്ദിക്കുന്നില്ല, ഉപാസനയെ നിന്ദിക്കുന്നില്ല, വിചാരത്തെയും നിന്ദിക്കുന്നില്ല. ഏതിന് ഒരുവൻ അധികാരി അവനത് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പറയും എന്താണ് അധികാര ഭേദം അനുസരിച്ച് ഉത്തമൻ, മധ്യമൻ, കനിഷ്ഠൻ എങ്ങനെയൊക്കെ ശബ്ദങ്ങൾ പ്രയോഗിക്കും. അത് നിന്ദിക്കാൻ വേണ്ടിയിട്ടുണ്ട്, അതിന്റെ വാസ്തവം പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു തത്വം എന്താണെന്ന് വിചാരം ചെയ്യുക. ഉപാസനയുടെ പ്രകടനത്തിൽ പോലും ഉപാസനയെ കുറിച്ച് വിചാരം ചെയ്യുന്നതിനുള്ള ക്ഷമത ഒരുവനുണ്ടെങ്കിൽ അത് വിചാരം ചെയ്ത് ആ ഉപാസന എങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഉപാസിക്കും. ഉപാസനയ്ക്കും അത് ആവശ്യമാണ്. നേരത്തെ പറഞ്ഞില്ലേ ചിലത് കേവലം പ്രതീകങ്ങളെ തന്നെ അങ്ങ് ഉപാസിക്കും, അതാണ് ഉപാസ്യമായിരിക്കുന്നതെന്ന് കരുതുന്നു. ചിലതങ്ങനെയല്ല, കുറച്ചുകൂടി ബുദ്ധിയുള്ളവർ ആ പ്രതീകങ്ങളെ കേവലം അവലംബമായി സ്വീകരിച്ചുകൊണ്ട് ആ പ്രതീകങ്ങളിലൂടെ തത്വത്തെ ഉപാസിക്കും. ഇവിടെ അതാണ് പറയുന്നത് ജ്യോതിരിഹ ബ്രഹ്മഗ്രാഹ്യം. ഇവിടെ ജ്യോതി ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ ഗ്രഹിക്കണം. കുതഹ എന്തുകൊണ്ട്? ചരണ വിധാന. ആ ഭാഗത്ത് ഒന്ന് വിചാരം ചെയ്ത് നോക്കുക എന്താണ് അവിടെ പറയുന്നത്. കാരണം ശ്രുതി എന്ന് പറയുന്നത് പരമമായി തത്വത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ ആ തത്വത്തെ ബോധിക്കേണ്ടിടത്ത് അത് ബോധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഒരാൾ ശ്രുതി ആശ്രയിച്ചിട്ടും അയാൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. കാരണം അതെവിടെ തത്വത്തെ ബോധിപ്പിച്ചോ അവിടെ അത് ഗ്രഹിക്കുന്നില്ല, മറിച്ച് തത്വമല്ലാത്തതിനെ ഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു അത് നിങ്ങൾ വിചാരം ചെയ്ത് നോക്കുക, അപൂർവാപരമായി ചിന്തിക്കുക. അതിന് പലതരത്തിലുള്ള ന്യായങ്ങളിവിടെ പറയുന്നു. എന്താണ്? പൂർവം ചിന്തിക്കുക, നീ ഭാഗം ചിന്തിക്കുക, പരം ചിന്തിക്കുക, അപ്പൊ മനസ്സിലാവും. അതിന് മീമാംസ ഒരു സംദംശ ന്യായം അങ്ങനെ പറയും. അങ്ങനെയുള്ള ചില യുക്തികളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിചാരങ്ങളെല്ലാം പോകുന്നത്. നമ്മളത് ഓരോന്നും എടുത്തെടുത്ത് ചർച്ച ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും പേര് പറഞ്ഞ ഉടൻ പറയും അതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറയും. അതൊക്കെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ വിഷയം വേറെയാവും. പ്രമാണങ്ങൾ ഓരോന്നും എന്താണ്, അധികരണം എന്താണ്, വാക്യം എന്താണ്, ശ്രുതി എന്താണ്, ലിംഗം എന്താണ്, പ്രകരണം എന്താണ്, സമാഖ്യ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കേണ്ട വിശദീകരിച്ചാൽ അത് മറ്റൊന്നായി പോകും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിങ്ങൾ പൂർവ്വം ചിന്തിക്കുക, വരുന്ന ഭാഗം ചിന്തിക്കുക, ഇത് നോക്കുക, എന്നിട്ട് താല്പര്യത്തെ എടുക്കുക. അതാണ് ഇവിടെ പറയുന്നത് ചരണവിധാന. അതെന്താണ്? പാദ അഭിധാന. ഇവിടെ ഒരു പാദ ചർച്ചയുണ്ട് ജ്യോതിസിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഞാൻ കഴിയുന്നത്ര ഇത് ലളിതമാക്കിയിട്ടാ പറയുന്നു. ലളിതമാക്കിയിട്ടെന്ന് വെച്ചാൽ എന്റെ വിശ്വാസം അങ്ങനെയാണ്, അത് ലളിതമാകുന്നുണ്ടെന്ന്. പക്ഷെ കേൾക്കുന്നവർ പലരും പറയുന്നത് തലയാകെ പെരുത്തു പോകുന്നു. അപ്പം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോട് അതിനിടയ്ക്ക് പറഞ്ഞാലോ, മറ്റേ ന്യായം മറിച്ച ന്യായം അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അതൊക്കെ ഗ്രഹിക്കും, പിന്നെ അത് ഗ്രഹിക്കണം, പിന്നെ ഇത് ഗ്രഹിക്കണം. അതുകൊണ്ട് കഴിയുന്നത്ര, അതുകൊണ്ടാണ് ഒരുപാട് സംസാരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു അധികരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കത്തക്കതേ ഉള്ളൂ, അർത്ഥം പറഞ്ഞു പോകത്തക്കതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ തല പെരുക്കുന്നേ ഉള്ളൂ, അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ തല കാണത്തില്ല. അപ്പോൾ കഴിയുന്നത്ര മനസ്സിലാക്കണം എന്നുള്ള ഒരു രീതിയിൽ കഴിയുന്നത്ര വിശദീകരിക്കുകയാണ്. പിന്നെ അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ മരുന്നൊന്നുമില്ല. പൂർവസ്മിൻ ഹി വാക്യെ ചതുഷ്പാദ് ബ്രഹ്മ നിർദ്ദിഷ്ടാത പാദാഭിധാനം എന്ന് പറയുന്നതിന് വിശദീകരിക്കുന്നു. പൂർവവാക്യത്തിൽ ഇതിന്റെ മുമ്പ് പറഞ്ഞ പ്രകരണമാണ്. മുമ്പെന്ന് പറഞ്ഞ ചാന്ദോകീയത്തിൽ ഇതിന് മുമ്പ് കുറച്ച് കാര്യം പറയും. അതിനു മുമ്പ് ആണ് ഗായത്രി ഛന്ദസ്സിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇത് പറയുന്നത് മൂന്നാം അധ്യായത്തിൽ 13:7, 13:6 അനുമുതൽ 13:5 അവിടെ ഗായത്രിയെ കുറിച്ച് വിശദമായിട്ട് പറയും. അതും ഉപാസനയാണ്, പക്ഷെ ഗായത്രി മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ ചതുഷ്പാദ് ബ്രഹ്മത്തെ നിർദ്ദേശിച്ചു. എന്താണ്? താവാനസ്യ മഹിമ തദോ ജായാംസ പുരുഷ പാദോസ്യ സർവഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവിഹി. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ ഗായത്രി ഛന്ദസ്സിനെ കുറിച്ച് പറയുകയാണ്. പുരുഷ സൂക്തത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് പറയുന്നത്? താവാൻ അസി മഹിമ, മുമ്പ് എന്തൊക്കെ പറഞ്ഞോ അത്രമാത്രമാണ്. അസി മഹിമ പറഞ്ഞു. മുമ്പ് എന്തിനെ കുറിച്ചാ വിശദീകരിച്ചത്? സൃഷ്ടിയെക്കുറിച്ച്. എന്ത് ഏതൊക്കെ രീതിയിലുണ്ടാകുന്നു, എന്നെല്ലാം പറഞ്ഞു. സഹസ്ര പുരുഷന്റെ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു, സഹസ്രഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞതെല്ലാം എന്താണോ അത് സർവം, അതാണ് താവാൻ എന്ന് പറഞ്ഞത്. അസ്യ മഹിമ പറയുന്നു, ഈ പറയുന്ന ഗായത്രി ഛന്ദസ് പറയുന്ന ഇതിൽ അനുഗതമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ, ബ്രഹ്മത്തെ പറയാൻ വേണ്ടി പറയാൻ, അതിന്റെ മഹിമയാണ്, അതിന്റെ വിഭൂതികളാണ് ഇവിടെ വർണ്ണിച്ചതെല്ലാം. അവിടെ പറയുന്നുണ്ടല്ലോ ബ്രാഹ്മണനെ കുറിച്ചും ക്ഷത്രിയനെ കുറിച്ചും വൈശ്യനെ കുറിച്ചും ശൂദ്രനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. പിന്നെ സൃഷ്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. പറയുന്നു ഇതെല്ലാം എന്താണോ അസ്യ ബ്രഹ്മണ മഹിമ വിഭൂതി, ഈ ബ്രഹ്മത്തിന്റെ വിഭൂതികളാണിതെല്ലാം എന്നാണ് അവിടെ പറയുന്നത്. താവാൻ അസ്യ മഹിമ. അപ്പൊ ഈ കാണുന്നതെല്ലാം എന്ന് വെച്ചാൽ ഈ കാണുന്ന എന്താണ്? സഹസ്രഭാവങ്ങളാണ്, അനന്തമായ ഭാവങ്ങളാണ് തനിക്ക് പ്രകടമാകുന്നു. പ്രപഞ്ചരൂപം, നാനാരൂപം. അപ്പോ ഇത് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ വയ്യ. ഇത് തന്നെ വിപുലമാണ്, അനന്തമാണ് ഈ പ്രപഞ്ചഭാവങ്ങൾ. തതോ ജായാംസ പുരുഷ, അതിലും വലുതാണ് പുരുഷൻ ബ്രഹ്മം. അതഹ പ്രപഞ്ച ജായാൻ അധിക, അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്നും അധികമാണ് പുരുഷൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അധികം എന്ന് പറഞ്ഞാൽ, ആ ബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് അല്ലേ. അതായത് പ്രപഞ്ചത്തെ കാണുമ്പോൾ ഇതിനെ വിഭൂതിയായി കാണുമ്പോൾ നമുക്ക് പലതും തോന്നുന്നു. ഈ ആകാശം എത്ര വലുതാണ്, ഈ സൂര്യൻ എത്ര ബൃഹത്താണ്, ഈ തേജസ് എത്ര വലുതാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ കാണുമ്പോൾ എല്ലാം നമുക്ക് ആശ്ചര്യമാണ്, അത്ഭുതമാണ്. ഈ പ്രപഞ്ചം തന്നെ ഒരു അത്ഭുതമായിട്ടാണ് പ്രകടമാകുന്നത്. ഇവിടെ ആരെങ്കിലും ഒരു ചെറിയ മാജിക് കാണിച്ചു കഴിഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ കണ്ടിട്ടാണ് നമ്മൾ ആശ്ചര്യപ്പെടുന്നത്, ഇതിൻ്റെ രഹസ്യം എത്ര വലുതാണ്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല. ഇങ്ങനെ പലതരത്തിലും ആശ്ചര്യപ്പെടുന്നതായ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ വിഭൂതി എന്ന് പറയുന്നത് വളരെ തുച്ഛമാണെന്നുകൊണ്ട് തഥ ഈ പ്രപഞ്ചത്തെക്കാളും അധികമാണ് പുരുഷ ബ്രഹ്മം, അതിൻ്റെ മഹത്വം ഇതിന്റെ എത്രയോ മടങ്ങാണ്. അപ്പൊ ഇതിന്റെ മഹത്വത്തെ കൊണ്ട് ആശ്ചര്യപ്പെടുന്നവൻ ആ ബ്രഹ്മത്തിന്റെ മഹത്വത്തെ കുറിച്ച് എങ്ങനെ ചിന്തിക്കും, എങ്ങനെ അറിയും? എന്തുകൊണ്ട് പറയുന്നു? പാദോംസ സർവാഭൂതാനി അസ്യ പാദഃ. ഈ കാണുന്ന സർവവും വളരെ ആശ്ചര്യമായി വിഭൂതി എന്ന് നമ്മൾ വർണ്ണിക്കുന്ന ഇതെല്ലാം എന്താണ്? അസ്യ പാദഃ, ഇതിന്റെ ഒരു അംശം. പാദം എന്ന് വെച്ചാൽ ഒരു അംശം, ഇതിന്റെ ഒരു അംശമാണ് ഇത്രയും വലിയ ആശ്ചര്യകരമായി നമുക്ക് അനുഭവപ്പെടുന്നത്. സർവം ജഗത് എന്ന് പറഞ്ഞിരിക്കുന്നു, സമ്പൂർണ്ണ ജഗത്തും ഇതിന്റെ ഒരു അംശം മാത്രമാണ്. അംശത്തിലൊരു അംശമാണത്. അതിനുവേണ്ടിട്ടാണ് അടുത്ത് പറയുന്നത്, ത്രിപാദസ്യ അമൃതം ദിവി. ത്രിപാദ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അമൃതരൂപമാണ്. ദിവി പറയുന്നു എന്നുവെച്ചാൽ എന്താണ്? സ്വപ്രകാശമായ ദ്യോതന സ്വരൂപം, പ്രകാശിക്കുന്ന സ്വരൂപം, അതിനാണ് ദിവ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ സ്വപ്രകാശമായ സ്വരൂപം ദിവി, അതിലെന്താണ്? അത് അമൃതമായിരിക്കുന്നു. ത്രിപാത് ത്രിപാ അസ്യ ത്രിപാത് അമൃതം ദിവി, അതിന്റെ സ്വപ്രകാശമായ ആ സ്വരൂപത്തിൽ ഇത് സ്വയം അമൃതമായി സ്ഥിതി ചെയ്യുന്നു. അമൃതം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായ സ്വഭാവം എന്ന് കാണിക്കാനാണ് അതിന് അമൃതം എന്ന് പറയുന്നത്. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? സത്യസ്ഥിതി നാശങ്ങളോടുകൂടി പ്രകടമാകുന്നു, അതങ്ങനെയല്ല. അതിന്റെ ആ സ്വയം പ്രകാശ സ്വരൂപം അദ്വിരൂപം എന്ന് പറയുന്നത് ത്രിപാദാണ്. അതായത് ഇതിനെ ഒരു അംശമായി കണക്കാക്കി കഴിഞ്ഞാൽ ഇതിന്റെ മൂന്നിരട്ടിയാണത് എന്ന് പറയുമ്പോൾ അവിടെ പാദ താരതമ്യത്തെ അല്ല പറയുന്നത്, അംശ താരതമ്യത്തെ അല്ല പറയുന്നത്. അതങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല എന്നാണ്. പിന്നെ ത്രിപാദത്വം വിവക്ഷിതം. പിന്നെയോ, ഇതം അധികമിതി ബോധനാർത്ഥം ത്രിപാദ അമൃതമിത്യുക്തം. ഇത് അധികമാണ് ഈ തത്വം. ഇത് കാണുന്ന പ്രപഞ്ചവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ തത്വം എന്ന് പറയുന്നത് അചിന്തിയമാണ്, ചിന്തിക്കാൻ കൂടി കഴിയാത്തതാണ്. എന്താണോ നമ്മളിവിടെ അനുഭവപ്പെടുന്നത് അതിന് നേരെ വിപരീതമാണ്. അപ്പോൾ ഇത് നമുക്ക് ആശ്ചര്യമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അമൃതസ്വരൂപം, സ്വയം പ്രകാശ സ്വരൂപം, ഇതിനും എത്ര വലിയ ആശ്ചര്യമാണ്. ഈ തരത്തിലാണ് അത് പറയുന്നത്. ഹസ്യ ദിവി ത്രിപാദ് അമൃതം, അതിൻ്റെ ദിവ്യമായ ആ സ്വരൂപത്തിൽ അത് അമൃതമായി സ്ഥിതി ചെയ്യുന്നു. അത് ഇതിനേക്കാൾ ത്രിപാദം എന്ന് പറഞ്ഞാൽ അധികമാണ്. ഇവിടെ എന്താണോ അനുഭവപ്പെടുന്നത് അതിനും അധികമാണ്. അല്ല, ബ്രഹ്മത്തിന് നാല് പാദങ്ങളെ വിഭജിച്ചിട്ട് ഒരു ഭാഗം പ്രപഞ്ചം, മൂന്ന് ഭാഗം, അങ്ങനെ ഒരു പാദചിന്ത അല്ല ഇവിടെ ഒരിടത്തും. അത് മാണ്ഡവ്യത്തിന് നമ്മൾ ചർച്ച ചെയ്യുക. അങ്ങനെ വാസ്തവത്തിൽ ഒരു പാദത്തെക്കുറിച്ച് പറയുന്നതല്ല, അല്ല മഹത്വത്തെ പറയാൻ വേണ്ടി പറയുന്നു. ഇതൊരു ചെറിയ അംശമാണെങ്കിൽ അത് എത്രയോ വലുതാണ് എന്നവിടെ എന്താ പറയുന്നത്? തൊട്ടു മുമ്പ് ഇവിടെ പറയുന്നത് ചതുഷ്പാദ് ബ്രഹ്മ നിർദ്ദിഷ്ടം. ബ്രഹ്മത്തെ ചതുഷ്പാദ് ആയി അതിന്റെ മഹത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി, പ്രപഞ്ചവുമായി അതിനെ താരതമ്യപ്പെടുത്തി ഗ്രഹിക്കുന്നതിന് വേണ്ടി അതിനെ സ്വയം ജ്യോതിസായി ഇവിടെ തന്നെ ചർച്ച ചെയ്തു. ആറില് ഇത്യനേന മന്ത്രേണ ഈ മന്ത്രത്തിൽ അതാണ് ചരണ അഭിധാന എന്ന് പറയുന്നത്, പാദ അഭിധാന. ഇതാണ് പാദം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പാദമാണ് ജഗത്ത്, മൂന്ന് പാദമാണ് ബ്രഹ്മമെന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മത്തെ വ്യക്തമായും പാദരൂപത്തിൽ ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഭാഗത്തിനും പറയുന്നുണ്ട്. അപ്പോ അവിടെ ജ്യോതിസായി കാണിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെയാണ്, കാരണം അത് സ്വയം പ്രകാശ സ്വരൂപമാണ്. ഇവിടെ എന്തായി? പെട്ടെന്ന് ഉപാസനയിൽ നിന്ന് തത്വത്തിലേക്ക് വന്നു. തത്വത്തിലേക്ക് വന്ന് എന്താണ് പരമാർത്ഥമായ തത്വം, അതെങ്ങനെ? നേരത്തെ ചർച്ച ചെയ്ത് തന്റെ വയറ്റിനകത്തുള്ള അഗ്നി, പുറമേ കാണുന്ന അഗ്നി, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഉപാസകന്റെ മനസ്സ് അവിടെയൊക്കെയാണ്, ഇവിടെ അതല്ല. അതിൽ നിന്നും മാറി ഉപാസകനും ചിന്തിക്കുന്നു എന്താണ് ഈ തത്വം, പരവുമായ തത്വം. അത് ബാഹ്യമായ ആദിത്യനോ അല്ലെങ്കിൽ തന്റെ വയറ്റിലോ ഒന്നും ഇരിക്കുന്നതല്ല. പിന്നെ അത് ത്രിപാദസ്യ അമൃതം തിരി, അത് ഈ പ്രപഞ്ചാതീതമായി സ്ഥിതി എന്ന തത്വത്തെ ഗ്രഹിക്കുക. അത് അങ്ങോട്ട് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അത് ബോധിക്കുന്നില്ല. എന്തോ വലുതാണെന്ന് ധരിക്കുന്നുണ്ട്, ബോധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? എന്താ തകരാറ്? അത് പരിഹരിക്കാൻ വേണ്ടി അതിനെ ഉപാസിക്കുക. അതിനെ ധ്യാനിക്കുക. ഇതിൽ നിന്ന് തത്വത്തെ ഗ്രഹിക്കുകയും ചെയ്യാം, തത്വത്തെ ഉപാസിക്കുകയും ചെയ്യാം. എന്തായാലും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന തത്വത്തെയാണ്. ഗുരുവൻ ഏതിനാണ് യോഗ്യൻ, അത് ചെയ്യുക എന്നുള്ളതാണ്. ഇത്യാനേന മന്ത്രിണ തത്ര ചതുഷ്പദോ ബ്രഹ്മണ ത്രിപാദ അമൃതം ദ്വിസംബന്ധി രൂപം നിർദ്ദിഷ്ടം തദൈവ ദ്വിസംബന്ധ നിർദ്ദിഷ്ടം ഇതി പ്രത്യഭിജ്ഞായതേ. അവിടെ ഉപാസനയ്ക്ക് വേണ്ടി പറയുമ്പോൾ എന്ത് പറയും? ദിവി സൂര്യമണ്ഡലേ ധ്യാനാർത്ഥം. അത് തന്നെ ദിവ് എന്ന് പറയുന്നത് പ്രകാശം. തത്വമായി ഗ്രഹിക്കുമ്പോൾ എന്ത് പറയും? ആ ദിവ എന്ന് പറയുന്നത് സ്വയം പ്രകാശമായ ജ്യോതിസാണ് എന്നതിനെ ബോധിക്കണം. അത് കഴിഞ്ഞില്ലെങ്കിൽ ദിവ് എന്ന് പറയുന്നതുകൊണ്ട് എന്തെടുക്കണം? ദിവി സൂര്യമണ്ഡലത്തിൽ അമൃതമായ തത്വത്തെ ധ്യാനിക്കുക. അവിടെയും തേജസ്സിനല്ല ധ്യാനിക്കേണ്ടത്, സൂര്യമണ്ഡലത്തിൽ അതിനെ ധ്യാനിക്കുക. അതൊരു സ്ഥാനം. എങ്ങനെയാണോ ഹൃദയത്തെ ഉപാസനയ്ക്ക് സ്ഥാനമായി നിർദ്ദേശിക്കുന്നത്, അതുപോലെ സൂര്യമണ്ഡലത്തിൽ നിർദ്ദേശിക്കുക. അങ്ങനെ എടുക്കണം. അതുകൊണ്ട് പറയുന്നു തച്ച യത് ചതുഷ്പദോ ബ്രഹ്മണ ത്രിമാത് അവിടെ ദ്വിസംബിത് സംബന്ധി രൂപം നിർദ്ദിഷ്ടം. അവിടെ മുമ്പ് ഉപാസനയ്ക്ക് വേണ്ടി ചതുഷ്പാദായിട്ടുള്ള ബ്രഹ്മത്തെ ത്രിപാദ് അമൃതമായി ദ്വിസംബന്ധിയായി നിർദ്ദേശിച്ച് തദൈവൈഹ അതിനെ തന്നെ ഉപാസനയ്ക്ക് വേണ്ടി ഇവിടെ ദ്വിസംബന്ധ നിർദ്ദിഷ്ടം. ഇവിടെയും ദിവി എന്ന് പറയുന്നുണ്ട്. ദ്വിസംബന്ധം കൊണ്ട് ആ ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത്. പ്രത്യഭിജ്ഞായതേ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. തത്പരിധിജ്യ പ്രാകൃതം ജ്യോതി കൽപ്പത പ്രകൃതഹാന അപ്രകൃത പ്രക്രിയ പ്രസജ്ജയാത്താം. പ്രകൃതഹാനം അപ്രകൃത പ്രക്രിയ ഇത് പല ഭാഗങ്ങളും വന്നിട്ടുണ്ട്. എന്താണോ സ്വീകരിക്കേണ്ടത് അതിനെ സ്വീകരിക്കാതിരിക്കുക, എന്താണോ ആവശ്യമില്ലാത്തത് അതിനെ ഗ്രഹിക്കുക. ഈ സാധാരണ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. വിവേകമില്ലെങ്കിൽ, ഗ്രാഹ്യത്യാഗ്യ ബുദ്ധി ഇല്ലെങ്കിൽ അത് ശ്രുതി പറഞ്ഞിട്ടും കാര്യമില്ല, ഗുരു ഉപദേശിച്ചിട്ടും കാര്യമില്ല. സ്വയം വിവേകമില്ലെങ്കിൽ ഇവരെയും നമ്മൾ വിവേകത്തെ ബുദ്ധി ആശ്രയിക്കേണ്ട, ഗുരു പറഞ്ഞതിനെ പിന്തുടർന്നാൽ മതിയെന്ന് പറയും. ശുദ്ധാസംബന്ധമാണ്. എന്തുകൊണ്ട്? ഗുരു പറയുന്നതിനെ പിന്തുടരണമെങ്കിൽ ആദ്യം ഗുരു പറയുന്നതിനെ ഗ്രഹിക്കുന്നതിനുള്ള സാമാന്യ വിവേകം ഒരുവന് വേണം. ഗുരുവിന്റെ ഉപദേശത്തിൽ വിപരീത ബുദ്ധി വന്നിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്, ഒട്ടുമുക്കാൽ പേരും. ഗുരു പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് അവൻ ഗ്രഹിക്കുന്നില്ല. ഗുരു എന്നോട് ഉപദേശിച്ചിരിക്കുന്ന ഇന്നതാണെന്ന് പറഞ്ഞ അവന്റെ മനസ്സിലുള്ള സങ്കല്പത്തിനും അവന്റെ ഇച്ഛയ്ക്കും അവന്റെ യോഗ്യതയ്ക്കും അനുസരിച്ച് വേണ്ടാധീനങ്ങൾ ചെയ്യും. അതിൽ നിന്ന് അതിന്റെ പരിണാമം, ദുഷിച്ച പരിണാമങ്ങൾ കൊണ്ട് അവന് ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവൻ ഗുരുവിനെ നിന്ദിക്കും. ഈ ഗുരുവിന്റെ അടുത്ത് വന്നതുകൊണ്ടാണ് എനിക്കിത് പറ്റിയത്, മറ്റേ ഗുരുവിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കഷ്ടപ്പാട് എനിക്ക് വരത്തില്ലായിരുന്നു. ഇതാണ് പ്രകൃതഹാനി അപ്രകൃത പ്രസംഗം എന്ന് പറയുന്നത്. അവൻ ചോദിക്കും, ഗുരുവിനവൻ അങ്ങോട്ട് ശരിയായ കാര്യം പറഞ്ഞുകൊടുത്താൽ പോരെ? ഗുരു അവന് പറഞ്ഞുകൊടുത്തത് ശരിയായ കാര്യം തന്നെയാണ്, പക്ഷെ അവൻ ഗ്രഹിച്ചത് തെറ്റായിട്ട്. ഗുരുവിന്റെ ഉപദേശത്തിൽ വന്ന തകരാറല്ല, അവന്റെ ഗ്രഹണത്തിൽ വന്ന തകരാറാണ്. അപ്പൊ അവിടെ സർവത്ര എന്താണ്? പ്രകൃതഹാനി, അപ്രകൃത പ്രക്രിയ, അതാ സംഭവിച്ചിരിക്കുന്നത്. ശ്രുതിയിലും അതേ, ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? ഉപദേശമാണ്. അവിടെയും അത് തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികളെ രക്ഷപ്പെടുത്താൻ വലിയ പാടാണ്. ഏത് ഗുരു വിചാരിച്ചാലും ശരി, അതന്നെ വ്യാസം പറയുന്നു. ഊർധ ബാഹുർ വിരവുമേഷ, ഞാൻ എഴുന്നേറ്റ് ഡെസ്കിന്റെ പുറത്ത് നിന്ന് രണ്ട് കൈയും ഉയർത്തി പറയുകയാണ്, ഇതോ ഇതാണ് നീ ചെയ്യേണ്ടത്. പക്ഷെ ഓരോരുത്തരും കേൾക്കുന്നുണ്ട്, കേൾക്കുന്നില്ല എന്നല്ല, കേൾക്കുന്നുണ്ട്, പക്ഷെ അവനൊന്നും മനസ്സിലാകുന്നില്ല. അവനവന് മനസ്സിലായത് അവൻ പ്രവർത്തിക്കുന്നു. ഗുരു എന്ത് ചെയ്യാൻ പറ്റും? ഗുരുവിനെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഇവൻ ഇതൊക്കെ കുറെ അനുഭവിച്ച് ഇവന്റെ ബുദ്ധിയൊക്കെ ഒരിക്കൽ തെളിഞ്ഞ് പിന്നെ അവനിരുന്ന് അവൻ കുത്തിയിരുന്ന് പിറകിലോട്ട് ചിന്തിച്ച് പോവോ, അതൊക്കെ അന്ന് ചെയ്തതൊക്കെ അബദ്ധമായി പോയല്ലോ, അതായിരിക്കും പറഞ്ഞത്, ഞാൻ തെറ്റിദ്ധരിച്ചാണ് എന്ന് സ്വയം ചിന്തിച്ച് പറയും. ഇവൻ സ്വയം ഒരു പാഠം പഠിച്ച് എന്തെങ്കിലും ഇവന്റെ ബുദ്ധിക്ക് വെളിവ് വരുമ്പോൾ അവൻ ശരിയായ മാർഗത്തിലേക്ക് വരും. അതുവരെ കഴുത തന്നെ അതാണ്. അപ്പൊ അത് ശ്രുതിയും അത് തന്നെ പറയുന്നു, പ്രകൃതഹാനി, അപ്രകൃത പ്രക്രിയ, ഇത് സംഭവിക്കും. എങ്ങനെ? തത് പരിത്യജ, എന്താണോ ശ്രുതി ഉപദേശിച്ചത് അതിനെ ഗ്രഹിക്കാതെ അതിനെ പരിത്യജിച്ചിട്ട് പ്രാകൃതം ജ്യോതി, അവന്റെ ബുദ്ധിക്കനുസരിച്ച് പ്രാകൃത ജ്യോതി അവൻ സ്വീകരിച്ചു. കൽപ്പയത, അത് കൽപ്പനയാണ് അവന്റെ. അതെ, ഗുരു തത്വത്തെ സത്യമായ കാര്യങ്ങളെ ഉപദേശിച്ചാലും അവന്റെ മനസ്സെന്തോ എങ്ങനെയാണ്? കൽപ്പനകളാണ്. ഇതറിഞ്ഞുകൊണ്ട് ഗുരുവിനെ ഉപദേശിക്കാതിരിക്കാൻ പറ്റും, ശ്രുതിക്ക് പറയാതിരിക്കാൻ പറ്റും, പറഞ്ഞേ പറ്റും. പക്ഷെ ഇവന്റെ മനസ്സിങ്ങനെയാണെങ്കിൽ ചോദിക്കും, എന്നാ പിന്നെ ഇവനിങ്ങനെ ഇത് ഗ്രഹിക്കും എന്നുള്ളെങ്കിൽ പിന്നെ എന്തിനാ ഇത് പറയുന്നത്? അത് ഗ്രഹിക്കേണ്ടവൻ ഗ്രഹിക്കാൻ വേണ്ടി. ഗുരു പറയുന്ന ആൾക്കൂട്ടത്തിലല്ലേ, അവിടെ ഗ്രഹിക്കാൻ ശേഷിയുള്ളവൻ കാണും, അവൻ ഗ്രഹിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ഈ മന്ദബുദ്ധിയും ഗ്രഹിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രുതി അതാണ് പറയുന്നത്, അധികാരി ഭേദമനുസരിച്ച് ഗ്രഹിച്ചോട്ടെ. അല്ലെങ്കിൽ അവനെന്ത് ചെയ്യും? അവന്റെ കൽപ്പനകളെ സംഭവിക്കും. ലോകത്തുനിന്ന് നടന്നു വരുന്ന അതാണ്. ഗുരുക്കന്മാരും ശിഷ്യന്മാരും കൂടെ തമ്മിൽ അടികൂടുന്നു ഇതുകൊണ്ടിരുന്നു. എല്ലായിടത്തും സംഭവിക്കുന്ന ഇതാണ്. എല്ലായിടത്തും സംഭവിക്കുന്ന എന്താണ്? പ്രകൃതഹാനി, അപ്രകൃത പ്രക്രിയ. ഗുരു എന്ന് പറയുന്നു, ശിഷ്യന്മാരെന്ന് കേൾക്കുന്നു, അവന് തോന്നി ചെയ്യുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ ഉത്തമനായ ശിഷ്യനാണ്, എന്നിൽ ഗുരുഭക്തി എങ്ങനെ കവിഞ്ഞു വഴിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇതുപോലെ ഇനി ഗുരുഭക്തി വേറെ ആരല്ലൂല്ല. എന്താണ്? അവന്റെ പ്രാകൃതമായ കൽപ്പനയാണതെല്ലാം. അവൻ സ്വയമനെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. എന്തുകൊണ്ട്? അവിടെ വേണ്ടത് വിവേകമാണ്, അതവിടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം എന്തോരും എന്താണോ ഗ്രഹിക്കേണ്ടത് അതിനെ ഗ്രഹിക്കുന്നില്ല, എന്താണ് ആവശ്യമില്ലാത്തതൊക്കെ ഗ്രഹിക്കുന്നു, ഇത് സംഭവിക്കുന്നു. പ്രസജ്യയാത്ത, അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു, നിങ്ങൾ അവിടെ നിങ്ങളുടെ വിവേകത്തെ ഉപയോഗിക്കുക, വിചാരം ചെയ്യുക, താല്പര്യത്തെ കണ്ടെത്തുക. ഇവിടെ ശ്രുതിയുടെ ഉപദേശത്തിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക എന്ന കേവലം ജ്യോതിർവാക്യവ ബ്രഹ്മാനുവർത്തി പരസ്യാപി ശാണ്ഡില്യ വിദ്യായ മനുവർത്തിഷ്യതേ ബ്രഹ്മ പറയുന്നു. വിചാരം ചെയ്യുന്നവൻ അവൻ പൂർവ്വവും പരവുമെല്ലാം ചിന്തിക്കും. അവന്റെ വിവേകത്തെ അവൻ ഉപയോഗിച്ചേ പറ്റൂ. ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെല്ലാം കൊടുത്ത്, കർമ്മത്തെ കൊടുത്ത്, ഭക്തിയെ കൊടുത്ത്, വിവേകത്തെ കൊടുത്ത്, അതിനെല്ലാം അതെല്ലാം പ്രയോഗിക്കേണ്ടതായ ബുദ്ധി, കർണങ്ങൾ, ശരീരം എല്ലാം കൊടുത്ത്, അതിന് ബാക്കിയെല്ലാം ഞാൻ ഉപയോഗിക്കും, വിവേകത്തെ മാത്രം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ വിവേകം ഉപയോഗിക്കുക, അതും കൂടെ ഉപയോഗിക്കുക. എന്നിട്ട് പൂർവപരമായി ചിന്തിക്കുക, എന്താണ് ഈ പ്രകടനത്തിൽ പറയുന്നത്? അതാണ് ജ്യോതിർവാക്യം എന്ന് പറയുന്നത്. ഇവിടെ മാത്രമല്ല ബ്രഹ്മാനുവർത്തി, ഇവിടെ മാത്രമല്ല ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. ഇനി അടുത്തു വരുന്ന എവിടെയാണ് പരസ്യാപി ശാണ്ഡില്യ വിദ്യായാം ശാണ്ഡില്യ ബ്രാഹ്മണം സർവം ഖല്വിദം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത നമ്മൾ ചർച്ച ചെയ്തതാണ്. വളരെ പ്രസിദ്ധമായ വാക്യം അവിടെയും പറയുന്നുണ്ട്. അവിടെയും എന്താണ് സർവം ഖല്വിദം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ഗായത്രിയും ഛന്ദസ്സും ഒന്നുമില്ലല്ലോ. നേരിട്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയല്ലേ. അവിടെ വ്യക്തമായും പറയുന്നുണ്ട് ശാന്ത ഉപാസീത. അപ്പൊ അവിടെയും ബ്രഹ്മത്തെ തന്നെ അനുവർത്തിക്കുന്നു. അപ്പോൾ പൂർവാപര ബന്ധത്തോടുകൂടി ശരിയായ രീതിയിൽ ഇതിനെ വിചാരം ചെയ്യുക. പ്രകൃത അത് അനുവർത്തിച്ചതേ ബ്രഹ്മ. അപ്പോൾ പൂർവാത്തിൽ ഗായത്രിയെക്കുറിച്ച് പറയുന്നിടത്ത് അവിടെ വളരെ വ്യക്തമായി ത്രിപാദസ്യ അമൃതം ദിവി എന്ന് ബ്രഹ്മത്തെ പറഞ്ഞു. ഇനി അടുത്തു വരുന്ന ഭാഗത്ത് സർവം ഖല്വിദം ബ്രഹ്മ എന്ന് വ്യക്തമായി ബ്രഹ്മത്തെ പറഞ്ഞു. പിന്നെ ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്ന ആ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ വിചാരം ചെയ്യുന്നതിന് ചില സാമാന്യ നിയമങ്ങൾ, ഇതിനാണ് സംദംശ ന്യായം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു കൊടിലുകൊണ്ട് തീക്കൊള്ളിയെ പിടിച്ചെടുക്കുന്നത്, അതുപോലെ എന്താണ് പൂർവം പരം ചിന്തിച്ചിട്ട് നടക്കുന്ന തത്വത്തെ എടുക്കുക മീമാംസര് പറയുന്നു. അപ്പോൾ എവിടെയെങ്കിലും ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനൊരു ബുദ്ധിമുട്ട് വന്നാൽ നോക്കുക, പുറകിലോട്ട് പോയി ചിന്തിക്കുക, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് നടക്കെടുക്കുക. നമ്മൾ സാറിന് പറയും ഭൂതവും ഭാവിയൊന്നും ചിന്തിക്കരുത്. സാറിന് പറയാറുണ്ടല്ലോ വർത്തമാനം മാത്രം. ഇവിടെ അതല്ല പറയുന്നു, വർത്തമാനം ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഭൂതത്തെക്കുറിച്ചും ചിന്തിക്കണം, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അല്ലാതെ വർത്തമാനം എന്ന് പറയുന്ന ഒന്നില്ല ശരിയാ. ഭൂതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വർത്തമാനം, ഭാവിയിൽ എത്തിച്ചേരേണ്ടതാണ് വർത്തമാനം. അപ്പൊ രണ്ടും ചിന്തിച്ചിട്ട് വേണം വർത്തമാനത്തെ എടുക്കാൻ. മീമാംസർ പറയുന്ന അതാണ്. അപ്പൊ അങ്ങനെ ഇവിടത്തെ താല്പര്യത്തെ ഗ്രഹിക്കുക. അങ്ങനെ തസ്മാദിഹ ജ്യോതിരീതി ബ്രഹ്മപ്രതിപത്തവ്യം. അതുകൊണ്ട് ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ്. ബ്രഹ്മത്തെ ഗ്രഹിക്കണം. യഥോക്തം ജ്യോതിർദീപ്യത ഏതു ശബ്ദകാരി ജ്യോതി ശ്രീ പ്രസിദ്ധ പറഞ്ഞല്ലോ ജ്യോതി ദീപ്യതേ പ്രകാശിക്കുന്നു. ജ്യോതിസ് എന്ന് പറഞ്ഞ് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശം ആദിത്യന്റെയാണ്, അല്ലാതെ ബ്രഹ്മം എങ്ങനെ പ്രകാശിക്കുന്നു? അതെന്താ ജഡപ്രകാശമാണോ പ്രകാശിക്കാൻ? ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്? ഈ ശബ്ദങ്ങൾ ജ്യോതി ദീപ്യത എന്ന് പറയുന്ന ഈ രണ്ട് ശബ്ദങ്ങളും കാര്യ ജ്യോതിഷി ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ചിന്തിക്കുന്നത് ഇത് ആദിത്യനാണ് ബ്രഹ്മമല്ല എന്നൊക്കെ ചിന്തിക്കുന്നത്. നയം ദോഷ അതൊന്ന് ശരിയല്ല. എന്തുകൊണ്ട്? പ്രകരണാത് ബ്രഹ്മ അവഗമേ സതി. നിങ്ങൾ ആദ്യം നോക്കുക എന്താണ് ഈ പ്രകടനത്തെ ചർച്ച ചെയ്യുന്നത്, എന്തിനെ കുറിച്ചാണ്? ആകാശത്തിൽ ആദിത്യൻ പ്രകാശിക്കുന്നു എന്ന് വേദം പറഞ്ഞു തരേണ്ട കാര്യമില്ല, കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം എല്ലാവർക്കും. അപ്പൊ ആദിത്യനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ഇവിടെ പ്രയോഗിച്ച കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും ആദിത്യം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണുള്ളവനോട് അത് പറയേണ്ട, അന്ധനോട് പറഞ്ഞിട്ടുണ്ട്, പ്രയോജനമില്ല. അങ്ങനെ നിഷ്ഫലമായ കാര്യങ്ങളിലല്ല വേദം പ്രവർത്തിക്കുന്നു. അത് അവിടെ എന്താണ്? പ്രകടനത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചത്തിൽ നോക്കണം എന്താണ്, എന്താണ് ജ്യോതിസ് എന്ന് പറയുന്നത്, എന്താണ് ദീപ്യത എന്ന് പറയുന്നത്, അവിശേഷകത്വ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിശേഷങ്ങളൊന്നും ഈ ശബ്ദങ്ങളിലില്ല. ബ്രഹ്മത്തിന്റെ ജ്യോതിസ് എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രഹ്മത്തിന്റെ ജ്ഞാനരൂപത്തിലുള്ള പ്രകാശമാണ്. അത് ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, അത് തന്റെ ഉള്ളിൽ സദാ ജ്ഞാനരൂപത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സമാനതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ശബ്ദങ്ങൾ ജ്യോതി ദീപ്യത എന്നുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കാതെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇത്തരം കുറെ വികല്പ ശബ്ദങ്ങൾ എന്നുവെച്ചാൽ ശബ്ദത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി അർത്ഥത്തെ ബോധിക്കാൻ കഴിയുന്നില്ല, എന്നാൽ എന്തോ ഒരു ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ജ്യോതിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, സൂര്യനെ കുറിച്ച് പറഞ്ഞാൽ. ദീപ്യത എന്ന് പറഞ്ഞാലും വ്യക്തമായി മനസ്സിലാവും സൂര്യനെ കുറിച്ച്. പക്ഷെ ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ജ്യോതിസാണ്. ദീപ്യത അത് പ്രകാശിക്കുന്നു. അപ്പൊ ചോദിച്ചു, എന്താ ബ്രഹ്മം? ഞാൻ പറയുന്നു, അത് തന്റെ ഉള്ളിൽ തന്നെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്, ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ ദീപ്തി, ജ്ഞാനത്തിന്റെ പ്രകാശം, അതെന്താണത്? അത് ജ്ഞാനം, അറിവാണ്. അത് പ്രകാശിക്കുക എന്ന് പറയുന്ന അറിയുക എന്നുള്ളതാണ്. എന്തിനറിയുക? അതിന് വിഷയമായി വരുന്ന എല്ലാത്തിനെയും അത് പ്രകാശിപ്പിക്കുകയാണ്. അവിടെ വിശേഷം എന്താ? പ്രകാശം സംഭവിക്കുന്നത് ഗ്രഹിക്കുക, അറിയുക എന്ന് പറയുന്ന ഒരു സംഭവം തന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ്, അത് പ്രകാശം പോലെയല്ലല്ലോ, അല്ല. അപ്പൊ അത്തരത്തിൽ അതിനെ ഗ്രഹിക്കുക, ആ വികല്പ ശബ്ദങ്ങളിലൂടെ തത്വത്തെ ഗ്രഹിക്കുക, അതാണ് ഈ ശബ്ദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന. അല്ലാതെ വിശേഷിച്ച് ബാഹ്യമായ ഒന്നിനെ ബോധിപ്പിക്കുകയല്ല. അത് അറിവായതുകൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ പ്രകടഭാവം അറിവായതുകൊണ്ട്. ബ്രഹ്മം എന്ന് പറയുന്ന തത്വം സത്ത് ചിത്തായി പ്രകാശിക്കുന്നുണ്ട്, അത് ജ്യോതിയാണ്, പ്രകാശിക്കുന്നു എന്നെല്ലാം പറയുന്നു. ദീപ്യമാന കാര്യജ്യോതിർ ഉപലക്ഷിതേ ബ്രഹ്മണ്യവി പ്രയോഗ സംഭവ ആണ് ഈ പറഞ്ഞത്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ബാഹ്യമായ ജ്യോതിസ്സുകൾ, അഗ്നിയായാലും ശരി സൂര്യനായാലും ശരി. അതുകൊണ്ട് ഗ്രഹിക്കേണ്ടതായ, അത് ഉപലക്ഷിതമായിരിക്കുന്നെന്ന് വെച്ചാൽ അത് തന്നെ ഇതെന്ന് ഗ്രഹിച്ചു കളയരുത്. എന്നാൽ അതിലൂടെ ഗ്രഹിക്കേണ്ട ഒന്നുണ്ട്, ഉപലക്ഷണമായി ബോധിപ്പിക്കുന്നു എന്ന് പറയും. സാക്ഷാതല്ല, ആത്മാവ് പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തിന് പ്രകാശിക്കുന്നത് പോലെ കണ്ണുകൊണ്ട് ഗ്രഹിക്കാവുന്നുള്ള ഒരു പ്രകാശമാണ്, ബാഹ്യമായ അന്ധകാരത്തിന് ഇല്ലാതാക്കുന്ന ഒരു പ്രകാശമാണ്. അങ്ങനെയും ധരിക്കാൻ പാടില്ല. ഈ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ഉള്ളിലിരിക്കുന്ന ബോധശൂന്യത, അതിന്റെ സ്ഥാനത്ത് തെളിയുന്ന പ്രകാശമാണ്. അറിവില്ലായ്മയുടെ സ്ഥാനത്ത് തെളിയുന്ന പ്രകാശമാണ് അത്. ചക്ഷുരിന്ദ്രിയത്തിനെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്, അല്ലാതെ ചക്ഷുരിന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാമെന്നുള്ള പ്രകാശമല്ല. ആ ബോധത്തിലാണ് ചക്ഷുരിന്ദ്രിയം നിലനിൽക്കുന്നത്. ആ ബോധത്തിന്റെ സഹായത്തിലാണ് ചക്ഷുരിന്ദ്രിയം ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. അവിടെ ഗ്രഹകനായും ഗ്രഹണമായും ഇരിക്കുന്നത് ആ കേവലമായ ബോധമാണ്. ഇത്തരത്തിൽ ആ ജ്യോതിസ്സിൽ നിന്നും, ബാഹ്യമായ ജഡമായ ജ്യോതിസ്സിൽ നിന്നും വിലക്ഷണമായി അതിനെ ഗ്രഹിക്കണം. അത് നേരിട്ട് ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നു ഉപലക്ഷിതേ ബ്രഹ്മണി, കാര്യജ്യോതിസ്സിലൂടെ ഉപലക്ഷിതമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഏതോ ഒരു തരത്തിൽ അതിനെക്കുറിച്ച്. അത് കേവലം കാര്യജ്യോതിസ് എന്ന് പറയുന്ന ഒരു ചൂണ്ടുപലക മാത്രം, അത് ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതുപോലെ ഒരു പ്രകാശം, ഇതുപോലെ ഒരു ഗ്രഹണം. അതിനുവേണ്ടി അങ്ങനെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നു. സ്വയം ജ്യോതിസ്സാണോ? അത് പ്രകാശ സ്വരൂപമാണ് എന്നെല്ലാം പറയുന്ന അതുകൊണ്ടാണ് പ്രയോഗ സംഭവ. എന്തുകൊണ്ട് അതങ്ങനെ പ്രയോഗിക്കുന്നു പറയുന്നു? ഏന സൂര്യഹ തപതി തേജസ യുദ്ധ, ഏന തേജസ, ഏതൊരു തേജസ്സിനാൽ യുദ്ധമായിട്ടാണോ, ദീപ്യമായിട്ടാണോ, പ്രകാശിപ്പിക്കപ്പെട്ടിട്ടാണോ സൂര്യഹ തപതി, സൂര്യൻ തപിക്കുന്നത്, പ്രകാശിക്കുന്നത്, ജ്വലിക്കുന്നത് എന്ന്. എന്താ സൂര്യൻ എന്ന് പറയുന്ന ഒരു വസ്തു ആകാശത്തിൽ നിൽക്കുന്നു, അതിൽ പ്രകാശമുണ്ട്, അതിന്റെ പിന്നിൽ ഒരു സാധനം നിന്നുകൊണ്ട് സൂര്യനെ തപിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, അങ്ങനെയല്ല. ബാഹ്യമായ ഒരു തേജസ്സായി സൂര്യൻ തന്നെ പ്രകാശ സ്വരൂപമായി ഒരു സൂര്യനെ താൻ അനുഭവിക്കുന്നു. ആ പ്രകാശ എന്ന് പറയുന്നത് തന്റെ അനുഭവത്തിലാണ് പ്രകാശിക്കുന്നത്, ആകാശത്തിലല്ല. ആകാശം പ്രകാശിക്കുന്നതും തന്റെ അനുഭവത്തിലാണ്. സൂര്യനാധാരമായി താൻ കാണുന്ന ആ ആകാശം, അത് പ്രകാശിക്കുന്നവിടെ തന്റെ അറിവിലാണ്. ആ ആകാശത്തിൽ പ്രകാശിക്കുന്ന സൂര്യനോ അതും തന്റെ അറിവിലാണ് പ്രകാശിക്കുന്നത്. എന്തുകൊണ്ട് പറയുന്നു ദാ സൂര്യൻ ആകാശത്ത് പ്രകാശിക്കുന്നതായി താൻ അറിയുന്നു? ഇപ്പൊ സൂര്യനും സൂര്യന്റെ പ്രകാശവും സൂര്യന്റെ ആധാരമായ ആകാശവും എല്ലാം എവിടെ നിൽക്കുന്നു? തന്റെ അറിവാകുന്ന പ്രകാശത്തിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ തന്റെ അറിവ് തന്നെ അറിയിക്കുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഏന തേജസ്, ഏതൊരു തേജസ് കൊണ്ടാണോ തന്റെ ഉള്ളിലിരിക്കുന്ന തേജസ്, അങ്ങനെ ഒരു അറിവ് തന്റെ ഉള്ളിൽ ബാഹ്യമായ സൂര്യനെയും ആകാശത്തെയും അതിന്റെ പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അറിവെന്ന് പറയുന്നത് തന്റെ ഉള്ളിലിരിക്കുന്ന തേജസ്സിന്റെ സ്ഫുരണമാണ്. ഏന തേജസ്, ഉള്ളിലിരിക്കുന്ന തേജസ് എന്നാൽ ദീപ്തമായി, ആ ഉള്ളിലിരിക്കുന്ന തേജസ്സിന്റെ ദീപ്തിയാണ് താൻ അറിവെന്ന് പറയുന്നത്, അതിന്റെ തന്നെ പ്രകാശമാണ്. അത് അത്തരം വാക്കുകളെ ഉപയോഗിക്കാൻ കഴിയും. പ്രകാശം എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കാൻ ഒരു വാക്കില്ല. ആ അറിവ്, അതുകൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്നു എന്നാ പറയുന്നു. അത് ഇല്ലെങ്കിലോ ഉള്ളിൽ അറിവ് സങ്കല്പിക്കാൻ വയ്യ. നമുക്ക് പലതും സങ്കല്പിക്കാം, ഈ ലോകമില്ലെങ്കിൽ എന്ന് സങ്കല്പിക്കാം, പക്ഷേ തന്റെ ഉള്ളിൽ അറിവില്ല എന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ സങ്കല്പത്തിനും അറിവ് ആവശ്യമാണ്. കേവലമായ സങ്കല്പവും അറിവിനെ ആശ്രയിച്ചേ നടക്കുന്നുള്ളൂ. അപ്പോൾ അറിവില്ല എന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. അറിവില്ല എന്നുള്ള സങ്കല്പവും നിലനിൽക്കുന്നവരുടെ അറിവിലാണ്. അപ്പോൾ അതിനെയും പ്രകാശിപ്പിക്കുന്നതായ ഈ അറിവ്, അറിവിൽ സൂര്യൻ പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. അറിവിൽ നിന്നും വേറിട്ട് ആ ബാഹ്യമായ പ്രകാശത്തിനൊരു ആധാരമില്ല. അതിൻ്റെ ആധാരമായി നമ്മൾ സങ്കല്പിക്കുന്ന ആ ആകാശം പോലും ഈ തന്റെ ഉള്ളിലെ സ്ഫുരണമായിരിക്കുന്ന അറിവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അറിവാണ് അതിൻ്റെയും ആധാരമായിരിക്കുന്നത്. അപ്പോൾ പരമാധാരമായിരിക്കുന്നത് അറിവാണ്. ഇത് അനുഭവസിദ്ധമായ കാര്യമാണ്. അത് അനുഭവസിദ്ധമായില്ലെങ്കിൽ ചെറിയ ഒരു വിചാരം കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. തന്റെ വിവേകം കൊണ്ട് അതിനെ ബോധ്യപ്പെടാം. സാധാരണ അറിയുന്നു സൂര്യനെ, പക്ഷെ ആരും അറിയുന്നില്ല സൂര്യൻ തന്റെ ഉള്ളിലിരിക്കുന്ന അറിവാകുന്ന തേജസ്സിനാൽ യുദ്ധമായിരിക്കുന്നു, പ്രകാശിതമായിരിക്കുന്നു എന്നാരും അറിയുന്നില്ല. എന്തുകൊണ്ടത് ചിന്തിക്കുന്നില്ല? എങ്ങനെയാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? വാസ്തവത്തിൽ അത് തന്റെ ഉള്ളിലാണോ അതേ പുറമെയാണോ? ഒക്കെ നിന്ന് പുറമേ ആകാശം എന്ന് പറയുന്നത് മഹത്തായ ഒരു ദ്രവ്യത്തിൽ സൂര്യൻ എന്ന് പറയുന്ന മറ്റൊരു ദ്രവ്യം പ്രകാശിക്കുന്നു എന്നിരുന്നു അല്ല. പക്ഷെ അത് അതിന്റെ ആധാരത്തിൽ അതിനെ പ്രകാശിക്കാൻ കഴിയും. സൂര്യന്റെ ആധാരം ആകാശം എന്ന് പറയുമ്പോൾ ആകാശത്തിനും ഒരു ആധാരമായി നിൽക്കുന്നതാണ് അറിവ്. സർവാധാരമായിരിക്കുന്ന അറിവിൽ പ്രകാശിക്കുന്ന സൂര്യൻ എന്ന് പറയുമ്പോൾ ആ അറിവ് എവിടെ നിൽക്കുന്നു? തന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. തന്റെ ഉള്ളിലാണ് പ്രകാശിക്കുന്നത്. അപ്പോൾ തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന അറിവിലാണ് സൂര്യൻ പ്രകാശിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അവിടെ വിവേകം ആവശ്യമാണ്. എന്നാലേ അത് ബോധ്യപ്പെടും. രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഗുരു ബോധ്യപ്പെട്ടതിന് ഉപദേശിക്കുന്നു, ശിഷ്യനതിനെ ഗ്രഹിക്കുന്നു. അപ്പോൾ ശിഷ്യനതിനെ ഗ്രഹിക്കുമ്പോൾ അത് ശിഷ്യന് ബോധ്യപ്പെടണമെന്നില്ല. അങ്ങനെ ബോധ്യപ്പെട്ട് കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഗുരു ബോധിച്ചത് തന്നെയാണ്. ഈ ഇരിക്കുന്നവൻ ശിഷ്ടനാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന് ഇവൻ ശിഷ്ടനാണെന്ന് ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ ഈ ഇരിക്കുന്നവൻ ബോധ്യപ്പെടും. ഈ ഇരിക്കുന്നവൻ ദുഷ്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാരന് ഈ ഇരിക്കുന്നവൻ ബോധ്യപ്പെടും, പക്ഷെ അവൻ ദുഷ്ടനാണെന്ന് ബോധ്യപ്പെടത്തില്ല. അതുപോലെ ഇവിടെ ഏന തേജസ ഇദ്ധ എന്ന് ശ്രുതി ഉപദേശിച്ചു കഴിഞ്ഞാൽ ശ്രോതാവിന് അത് മനസ്സിലായി എന്നതാണ് പറഞ്ഞത്. പക്ഷെ അവന് സ്വയം അത് ബോധ്യപ്പെടണമെന്നില്ല. ബോധ്യപ്പെട്ട നല്ലത്, പക്ഷെ അങ്ങനെ നിയമമില്ല. അത് ബോധ്യപ്പെടണമെന്ന്, അങ്ങനെ ബോധ്യപ്പെടേണ്ടി വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? വിചാരം, വിവേകം ആവശ്യമായി വരുന്നു. ബോധ്യപ്പെട്ടാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഞാൻ ഒരാളോട് പറയുന്നത് പുസ്തകമാണ്, അയാൾക്ക് ബോധ്യപ്പെടാം ബോധ്യപ്പെടാതെ ഇരിക്കും, രണ്ട് സംഭവിക്കും. അത് ബോധ്യപ്പെട്ടാൽ അവിടെ തീർന്നു, പിന്നെ ഉപദേശത്തിന്റെ ആവശ്യമില്ല, വിചാരത്തിന്റെ ആവശ്യമില്ല. അന്ധനാണ്, ബോധ്യപ്പെടുന്നില്ല. പ്രകാശമില്ലെങ്കിൽ ബോധ്യപ്പെടുന്നില്ല. ഞാൻ ഉപയോഗിച്ച ഭാഷ അയാൾക്കറിയില്ലെങ്കിൽ ബോധ്യപ്പെടില്ല. അയാളെ മനസ്സ് അവിടെ അതിന്റെ സാന്നിധ്യം അവിടെ ബോധ്യം പല കാരണങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാതിരിക്കും. കാര്യം നിസ്സാരമാണ്. അവിടെ പിന്നെ എന്ത് വേണം? അയാളുടെ ആ ബോധക്കേടുകളെ നീക്കുന്നതിനുള്ള പലതരത്തിലുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ്. അവരെ ശ്രുതിയും എന്ത് ചെയ്യുന്നു? പരമമായ തത്വത്തെ ഉപദേശിക്കുന്നു. ഏനത സൂര്യത്തപതി തേജസ ഇദ്ധ. പക്ഷെ ബോധ്യപ്പെടണമെന്നില്ല. അപ്പോൾ ഭാഷകാരം പറയുന്നു, നിങ്ങൾ വിചാരം ചെയ്യുക, പൂർവവും പരവും വർത്തമാനവും എല്ലാം വിചാരം ചെയ്യുക, ഒരിടത്ത് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ വിവേകഫലമായി ഈ പറഞ്ഞു, ഇതാണ് ഉപദേശിച്ചത്, ഇതാണ് ഞാൻ ഗ്രഹിക്കേണ്ടതെന്ന് ബോധ്യപ്പെടുന്നു. ഇതിച്ച മന്ത്രവർണ്ണ. അങ്ങനെ മന്ത്രവർണ്ണം കൊണ്ടും ഇത് ബോധ്യപ്പെടാം. Thank you.